സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 29 ശ്ലോകം. സമം പശ്യന് ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരാം ഗതിം. സമവസ്ഥിതം ഈശ്വരൻ, സമവസ്ഥിതനായിരിക്കുന്ന ഈശ്വരൻ, സർവപ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ആരാണോ സമമായി കാണുന്നവൻ അവൻ തന്നെ ഹിംസിക്കുന്നില്ല. അതാണ് എങ്ങനെയാണ് ഒരുവൻ തന്നെ ഹിംസിക്കുന്നതെന്ന് അടുത്ത് പറയുന്നു. സർവോഹിയാജ്ഞു അത്യന്ത പ്രസിദ്ധം സാക്ഷാത് അപരോക്ഷാത് ആത്മാനം തിരസ്കൃത്യ. സർവോഹ്യജ്ഞോ അജ്ഞർ എന്ത് ചെയ്യുന്നു? ഇവിടെ സാധാരണ ജീവന്മാരെ ഉദ്ദേശിച്ച് പറയുന്നു. സാധാരണ ജീവന്മാരെല്ലാം അജ്ഞരാണ്. അവർ അത്യന്തപ്രസിദ്ധം സാക്ഷാത് അപരോക്ഷാത് ആത്മാനം തിരസ്കരിക്കുക, അവർ ആത്മാവിനെ തിരസ്കരിക്കുന്നു. ആത്മാവ് എങ്ങനെയുള്ളത്? അത്യന്തപ്രസിദ്ധമാണ്. അത്യന്തപ്രസിദ്ധമായിരിക്കുന്ന, അത്യന്തപ്രസിദ്ധം എന്ന് പറയുമ്പോൾ സ്വാനുഭവസിദ്ധമായിരിക്കുന്ന, അപരോക്ഷമായിരിക്കുന്ന ഈ ആത്മാവിനെ നിരാകരിച്ചിട്ട് എങ്ങനെയാണ് അതിനെ നിരാകരിക്കുന്നതെന്നടുത്ത് പറയുന്നു. അനാത്മാനം ആത്മത്വേന പരിഗ്രഹ്യ. അനാത്മാനം ശരീരവും മറ്റുമാണ് അനാത്മാവ്. അതിനെ ആത്മത്വേന പരിഗ്രഹ്യ, താനാണെന്ന് ധരിച്ചിട്ട്, ശരീരവും മറ്റും താനാണെന്ന് ധരിച്ച് ആത്മാവിനെ ഹിംസിക്കുന്നു. അപ്പോൾ ആത്മാവിനെ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശരീരത്തെയും മറ്റും താനാണെന്ന് ഗ്രഹിക്കുക. തമവി ധർമാധർമ്മോ കൃത്വ ഉപാത്തം ആത്മാനം ഹത്വ അന്യം ആത്മാനം ഉപാദത്തെ നവം. ആ ശരീരത്തെ സ്വീകരിച്ചിട്ട് അതിനെ തന്നെ എന്ത് ചെയ്യുന്നു? ധർമാധർമ്മോ കൃത്വ, ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ധർമാധർമ്മങ്ങൾ ചെയ്യുന്നു, പുണ്യഭാവങ്ങളെ സഞ്ചയിക്കുന്നു. ഉപാത്തം ആത്മാനം ഹത്വ, അങ്ങനെ താൻ സ്വീകരിച്ച ആ ആത്മാനം ശരീരത്തെ നശിപ്പിക്കുന്നു, എന്നുവെച്ചാൽ മരിക്കുന്നു. അന്യം ആത്മാന ഉപാദത്തെ നവം, വീണ്ടും പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ഇതാണ് അജ്ഞനായിരിക്കുന്ന സർവജീവന്മാരും ചെയ്യുന്നത്. തനിക്ക് ലഭ്യമായ ശരീരത്തെ സ്വീകരിച്ച് അതിലിരുന്നു കൊണ്ട് പുണ്യഭാവങ്ങളെ ചെയ്ത് അതിനെ നശിപ്പിച്ച് വീണ്ടും പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. തം ച ഏവം ഹത്വ, വീണ്ടും അതിലിരുന്നു കൊണ്ട് പുണ്യഭാവങ്ങൾ ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുന്നു. അന്യം മറ്റൊന്നിനെ വീണ്ടും സ്വീകരിക്കുന്നു. ഏവം തമഭിഹത്വ, അന്യം വീണ്ടും അതിനെ നശിപ്പിക്കുന്നു. ജനന മരണങ്ങളെ കുറിച്ച് പറയുകയാണ്. വീണ്ടും മറ്റൊന്നിനെ സ്വീകരിക്കുന്നു. ഇത്യേവം ഉപാത്തം ഉപാത്തം ആത്മാനം ഹന്തി ഇത്യാത്മഹ, ഇങ്ങനെ സ്വീകരിക്കുന്ന ഓരോ ശരീരത്തെയും നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആത്മഹ സർവാജ്ഞ. അതാണ് ഓരോരോ ശരീരത്തെ സ്വീകരിക്കുക, നശിപ്പിക്കുക, വീണ്ടും വേറെ ശരീരത്തെ സ്വീകരിക്കുക. ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അജ്ഞന്മാരായിരിക്കുന്ന സർവജീവന്മാരെയും ആത്മഹന്താക്കൾ എന്ന് പറയുന്നു. സർവഹ്യജ്ഞ നഹിനസ്തി ആത്മനാത്മാനം. ഇവിടെ തത്വജ്ഞൻ ഈശ്വരദർശി അങ്ങനെ ആത്മാവിനെ ഹനിക്കുന്നില്ല. ഒരു ശരീരത്തെ ഹനിച്ചു വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നില്ല. യസ്തു പരമാർത്ഥ ആത്മ അസവിധി സർവദാ അവിദ്യ ഹതൈവ വിദ്യമാന ഫലാഭാവ ഇതി സർവേ ആത്മഹനേവ അവിദ്യാംസ. പരമാർത്ഥ ആത്മാ അസൗ, അവനങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല. പരമാർത്ഥമായിരിക്കുന്ന ആത്മാവ്, പരമാത്മാവ് ആണ് താൻ എന്നവന് ബോധമുണ്ടാകുന്നില്ല. മറിച്ച് സർവദാ അവിദ്യ ഹതൈവ, അവിദ്യ കൊണ്ട് നശിച്ചവനെ പോലെയാണ് അവൻ. വിദ്യമാന ഫലാഭാവ, വിദ്യമാന ഫലം ആകുന്ന മോക്ഷം അവന് ലഭിക്കുന്നില്ല. അതുകൊണ്ടെന്ത് വരുന്നത്? സർവേ ആത്മഹനേവ അവിദ്യാംസഃ. അതുകൊണ്ട് അവിദ്വാൻമാർ അജ്ഞന്മാർ സർവരും ആത്മഹന്താക്കൾ തന്നെ. യസ്തു ഇതരോ യഥോക്താത്മദർശി. മറിച്ചാണെങ്കിലോ മുമ്പ് പറഞ്ഞ ആത്മദർശി, മുൻ ശ്ലോകങ്ങളിലും പറഞ്ഞ ആത്മദർശിയാണെങ്കിലോ, സൗഭ ഉഭയധ അഭി ആത്മന ആത്മാനം നഹിനസ്തി നഹന്തി. അയാൾ ഒരു പ്രകാരത്തിനും എന്താണ് തന്നെ ഹനിക്കുന്നില്ല, സ്വയം തന്നെ ഹനിക്കുന്നില്ല. തന്നെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടിവിടെ തന്റെ നാശം എന്നുള്ളത് കൊണ്ട് ശരീര പരിഗ്രഹം, പിന്നെ ആ ശരീരത്തിന്റെ നാശം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അജ്ഞത കൊണ്ട് ശരീരത്തെ സ്വീകരിക്കുന്നു, അജ്ഞത കൊണ്ട് തന്നെ ആ ശരീര നാശത്തെ തന്നിൽ ആരോപിക്കുന്നു. അങ്ങനെ ജന്മ മരണങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ആത്മഹത്യ, അത് ആത്മദർശിയിൽ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാത്തത് കൊണ്ട് തതോയാതി പരാഗതി തഥ. അതുകൊണ്ട് ഏതുകൊണ്ട് സമൻ പശ്യംഹി സർവത്ര സമവസ്ഥിതം ഈശ്വരൻ എന്ന് നേരത്തെ പറഞ്ഞു. സമവസ്ഥിതനായിരിക്കുന്ന ഈശ്വരനെ സമമായി കാണുന്നവൻ, അങ്ങനെ കാണുന്നവൻ പരാഗതി യാതി. അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ആ ഈശ്വരനെ സമവസ്ഥിതനായി ഇരിക്കുന്ന ഈശ്വരനെ അങ്ങനെ തന്നെ കാണുക. ഈശ്വരന്റെ യഥാർത്ഥ ഭാവത്തിൽ ഈശ്വരനെ കാണുക, ഈശ്വരനെ പ്രപഞ്ചസ്ഥിതനായി തന്നെ അനുഭവിക്കുക, സർവത്ര സ്ഥിതി ചെയ്യുന്നവനായി തന്നെ അനുഭവിക്കുക. അതിലൊരു അനുഭൂതി ഉള്ളവൻ എന്നറിയ, അത് അങ്ങനെ വരും. അങ്ങനെ ഒരാൾ അറിയുന്നു ഈശ്വരൻ സർവത്ര സ്ഥിതി ചെയ്യുന്നു എന്ന് അറിയുന്നു, ശാസ്ത്രത്തിൽ നിന്നറിയുന്നു, ഗുരു പറഞ്ഞറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മോചനം സാധ്യമാവുമോ? അത് കഴിയത്തില്ല. ഇവിടെ എന്താണോ അത് അനുഭൂതിയായി മാറും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ ശ്രവണം കൊണ്ടറിയുക, കേട്ടറിയുക, വായിച്ചറിയുക, അത് അറിവ്, സാധാരണ ഉണ്ടാകുന്ന അറിവ്. പക്ഷെ അനുഭൂതി അങ്ങനെയല്ല. രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം, കേട്ടറിയുമ്പോൾ അല്ലെങ്കിൽ അറിയിച്ചറിയുമ്പോൾ അറിവിനെ ആർജിക്കുകയാണ്. അല്ലെങ്കിൽ അറിവിനെ ആർജിച്ച അറിവിനെ നിലനിർത്താനുള്ള പരിശ്രമം ആവശ്യമായിട്ട് വരുന്നു. അതിനാണ് നമ്മൾ പറയുന്ന ഭാവന എന്നും മറ്റും പറയുന്നു. ഇവിടെ ഭാവനയെക്കുറിച്ചല്ല പറയുന്നു. അപ്പൊ താനും ഈശ്വരൻ സർവവ്യാപിയാണെന്നറിയുന്നു. തനിക്കും ഈ പറയുന്ന തരത്തിലുള്ള പരമഗതിയെ പ്രാപിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള അറിവ് കൊണ്ട് മാത്രം അത് സാധ്യമുണ്ട്. അങ്ങനെയുള്ള അറിവ് എപ്പോഴാണോ ഒരുവന്റെ അനുഭൂതിയായി മാറുന്നത്, എന്നാലേ അത് സാധിക്കത്തുള്ളൂ. സാധാരണ ആത്മനിഷ്ഠമായ എന്ന് വെച്ചാൽ സ്വനിഷ്ഠമായ അനുഭവങ്ങളെല്ലാം അനുഭൂതി തന്നെ. പക്ഷെ ആ അനുഭൂതികൾക്കൊരു അനുഭൂതിയും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം. അനുഭൂതി ഭാവന ഒന്നും, ഭാവന നമ്മൾ ആർജിക്കുന്നതാണ്. മാനസികമായ പരിശ്രമം കൊണ്ടൊരാൾ ആർജിക്കുന്നതും നിലനിർത്തുന്നതുമാണ്. അതിന് ആർജിക്കുന്നതിന് പരിശ്രമം വേണം. അതൊരു ഭാവന ഉണ്ടാക്കിയെടുക്കും. ഒരാൾ താൻ ആത്മാവാണെന്ന് ധരിക്കുന്നു. അങ്ങനെ ധരിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾ ശ്രവണ മനനം തുടങ്ങിയ സാധനങ്ങൾ അനുഷ്ഠിക്കണം. പരിശ്രമം അവിടെ ആവശ്യമാണ് ഭാവനയ്ക്ക്. പിന്നെ അതിനെ നിലനിർത്താൻ പരിശ്രമിക്കണം. അത് പരിശ്രമം ഇല്ലെങ്കിലോ അത് നിലനിൽക്കത്തില്ല, അങ്ങനെ നശിപ്പോകും. സ്വയം നശിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിപരീത വൃത്തി കൊണ്ട് നശിക്കും. വിപരീത ഭാവനകൾ കൊണ്ട് ഒരാൾ ആത്മാവാണെന്ന് ഭാവന ചെയ്യുന്നിരിക്കട്ടെ, പരിശ്രമിച്ച്, അല്ലെങ്കിൽ ഈശ്വരൻ സർവവ്യാപിയാണെന്നൊരാൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നിരിക്കട്ടെ, നമ്മൾ കൽപ്പന ഭാവന എന്നെല്ലാം പറയും. ആ ഭാവനയ്ക്ക് പിന്നിൽ അവരുടെ പ്രയത്നം, അന്ധക്കരണത്തിലെ പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നത്തിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ, അപ്പോൾ പ്രയത്നം അതിനനുസാരിയായ സംസ്കാരത്തെ അന്ധകരണത്തിലുണ്ടാക്കും, ആ സംസ്കാരം ഭാവനയുണ്ടാകും. അങ്ങനെയാണ് ഭാവനയും മനസ്സിന് നിലനിർത്തുന്നത്. ആ ഭാവനയെ തന്നെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രയത്നം കൊണ്ടുണ്ടാകുന്ന സംസ്കാരം ക്ഷയിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവൻ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ആ പ്രയത്നമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാവനകൾ കടന്നു വരുമ്പോൾ, പൂർവ്വ സംസ്കാരം കൊണ്ടോ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ഭാവന നശിച്ചു, മനോരഥങ്ങൾ കൊണ്ടോ എല്ലാം. അപ്പം ഭാവനയുടെ ഒരു പ്രത്യേകത ഏതാണ്? അപ്പോൾ ഇവിടെ ഭാവനയെക്കുറിച്ചല്ല പറയുന്നു. ഭാവന കൊണ്ടൊരാൾക്ക് ഈ മോചനം സാധ്യമല്ല. അതുകൊണ്ട് മാത്രം കാരണം എന്തുകൊണ്ട് ഭാവന നശിച്ചു പോകുന്നു? അനുഭൂതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരാൾ മധുരം അനുഭവിക്കുന്നു, അത് അനുഭൂതിയാണ്, അത് ഭാവനയല്ല. അനുഭവം താൻ സൃഷ്ടിക്കുന്നതല്ല, അനുഭവത്തിനുള്ള സാഹചര്യങ്ങളെ താൻ സൃഷ്ടിക്കുന്നു. പഞ്ചസാര അതിനെ അയാൾ വില കൊടുത്ത് വാങ്ങുന്നു, അതിനെ ഭക്ഷിക്കുന്നു, ഇതൊക്കെ തൻ്റെ പ്രയത്നമാണ്. പക്ഷെ അതിൻ്റെ ഫലമാണുണ്ടാകുന്ന മധുര അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അത് ഭാവനയല്ല, അത് അനുഭൂതിയാണ്. അതാണ് ഭാവനയും അനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പഞ്ചസാര നമ്മുടെ കയ്യിലില്ല, പക്ഷെ അതിനെ മനോരഥത്തിൽ കാണുന്നു, അത് ഭാവനയാണ്. അവിടെ അനുഭവമില്ല, പക്ഷെ ഭാവനയുണ്ട്. ഇവിടെ ഈ ഭാവനയായാലും അനുഭവമായാലും നശിച്ചു പോകുന്നു. അനുഭവം നശിക്കുന്നതുപോലെ തന്നെ ഭാവന നശിക്കുന്നതുപോലെ തന്നെ അതിന് തുല്യമായ നിമിത്തങ്ങൾ വരുമ്പോൾ അനുഭൂതിയും നശിച്ചു പോകുന്നു. വിഷയജന്യമായ അനുഭൂതിയാണെങ്കിൽ വിഷയത്തിൻ്റെ അസാന്നിധ്യത്തിൽ അനുഭൂതി നശിച്ചു പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു വിഷയം എത്രമാത്രം അനുഭൂതി നൽകുന്നതിന് സക്ഷമമാണോ ആ വിഷയത്തിൻ്റെ ആ ക്ഷമത നശിക്കുമ്പോൾ അനുഭൂതി നശിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ക്ഷമത, വിഷയാനുഭവത്തിനുള്ള ക്ഷമത, അത് നശിക്കുമ്പോൾ അനുഭൂതി നശിക്കുന്നു. മനസ്സിൻ്റെ സംസ്കാരം, അത് നശിക്കുമ്പോൾ അനുഭൂതി നശിക്കുന്നു. പിന്നെ സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ അനുഭൂതി നശിക്കുന്നു. മറ്റെന്തെങ്കിലും അനുഭൂതി കടന്നു വരുമ്പോൾ പൂർവ്വത്തിലുണ്ടായിരുന്ന അനുഭൂതി നശിക്കുന്നു. ഭാവന പോലെ തന്നെ ഈ അനുഭൂതികളും നശിച്ചു. ആത്മാനുഭൂതിയെ സംബന്ധിച്ചാണെങ്കിലോ അത് ഒരനുഭൂതി മാത്രമേ ഉള്ളൂ നശിക്കാത്തത്. മറ്റു വിഷയത്തിന്റെ സ്വഭാവം തന്നെ എന്താണത്? നശിക്കുന്നതാണ്. അതുകൊണ്ട് വിഷയജന്യമായിരിക്കുന്ന അനുഭൂതികൾ അത് ഭാവനയേക്കാൾ ശ്രേഷ്ഠമാണെങ്കിലും അതെല്ലാം നശിച്ചു പോകുന്നു. ആത്മഭാവനയും അതെത്ര ദൃഢമാണെങ്കിലും അതെത്ര ആയാസത്തോടു കൂടി ഒരാൾ നിലനിർത്താൻ ശ്രമിച്ചാലും ശരി, ആ ഭാവന നശിച്ചു. ആ ഭാവനയെ നിലനിർത്താൻ ജീവന് സാധ്യമല്ല. കാരണം അത് സംസ്കാരത്തെയും സാഹചര്യങ്ങളെയും ജീവന്റെ ഇച്ഛാശക്തിയെല്ലാം ആശ്രയിച്ചാണ് അതുണ്ടാകുന്നത്. ഉണ്ടാകുന്നതിനുള്ള നിമിത്തങ്ങൾ നശിക്കുകയോ ദുർബലമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാവന നശിച്ചു. ആത്മഭാവനയും അങ്ങനെ തന്നെ. നമ്മൾ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്യും. കാരണം അതൊരു തത്വമാണെന്നറിഞ്ഞ് ഈ അറിവാണ് മോക്ഷത്തിന് ഉപകരിക്കുന്നതെന്നറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരാൾ വരുന്നു, അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ഭാവന ചെയ്യാം എന്ന് കരുതി അയാൾ അത് ചെയ്യുന്നിരിക്കട്ടെ, ഒരാൾക്കും അതിൽ തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൾക്കാർ പരാതിപ്പെടും, എന്താണ് ഈശ്വര വിചാരം മനസ്സിൽ നിൽക്കുന്നില്ല, ഈശ്വര വിചാരം മാറിയിട്ട് മറ്റ് വിഷയചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നെല്ലാവരും പരാതിപ്പെടാറുണ്ട്. അപ്പോൾ അവരുടെ ധാരണ എന്താണ്? ഈശ്വരന്റെ വിചാരം എന്ന് പറയുന്നത് സ്ഥായിയായി മനസ്സിൽ നിൽക്കേണ്ട ഒന്നാണെന്നുള്ള ധാരണയിലാണ് ഈ പരാതി പറയുന്നത്. ആ അത് തന്നെ, തൈലധാരയും എന്ത് ചെയ്യും? തൈലം തീരുമ്പോൾ പിന്നെ ധാരയില്ല, പിന്നെ ഇവിടെ ധാര. അപ്പോ നമ്മുടെ ഒരു ആഗ്രഹം എന്താണോ സദാ മനസ്സിൽ ഈശ്വര വിചാരം നിൽക്കണമെന്നുള്ളതാണ്. അനുഭവത്തിൽ എന്താണ്? അത് നിൽക്കുന്നില്ല, മറ്റു പല വിചാരങ്ങളും അതിനെ കീഴ്പ്പെടുത്തിക്കളും. അപ്പോൾ ഈ വിചാരം സ്ഥിരമായി നിൽക്കണമെന്നുള്ള ഒരാഗ്രഹം നിൽക്കും. മറ്റെന്തെങ്കിലും ശക്തമായ വിഷയചിന്ത വരുമ്പോൾ ആഗ്രഹവും നശിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു മാനസികമായ യത്നം കൊണ്ട്, മാനസികമായ പ്രയത്നം കൊണ്ട് വിചാരത്തെ നിലനിർത്താൻ പറ്റത്തില്ല, ഭാവനയെ നിലനിർത്താൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ, അപ്പോൾ തൈലധാര പോലെ ഇത് നിലനിർത്തണം എന്ന് പറയുന്നതോ? അപ്പോൾ അത് നിലനിർത്തണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണ്, അത് നിലനിർത്താൻ പ്രയാസമുള്ളതാണ്. പക്ഷെ അവിടെ അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് ഒരുവൻ അതിനെ നിലനിർത്താൻ ശ്രമിക്കുക. അതിൻ്റെ അർത്ഥം അത് സദാ അങ്ങനെ നിലനിൽക്കും എന്നുള്ളതല്ല, എന്ന് മാത്രമല്ല സദാ അത് നിലനിർത്തേണ്ടതുമല്ല. അവിടെ നിർദ്ദേശിക്കുന്ന എന്താണ്? കേവലം ഒരു സാധനയെ മാത്രം നിർദ്ദേശിക്കുകയാണ്. ഒരു സാധനയെ മാത്രം ആശ്രയിച്ച് നിലനിന്നു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് സാധ്യത്തിലെത്താൻ പറ്റത്തില്ല. അപ്പൊ സാധന എന്ന് പറയുന്നത് ഒരു പരിധിവരെ മാത്രം അവലംബിക്കാമെന്നുള്ളതും, എന്നാൽ ആ സാധനയെ ഒരാൾ വിജയകരമായി നിർവഹിക്കേണ്ടതുമാണ്. അതൊരു പരമാർത്ഥമാണ്. പക്ഷെ അതിൽ നമ്മൾ പരാതിപ്പെടുന്നതിൻ്റെ അർത്ഥമല്ല. എന്താണ്? നിരന്തരമായി വിചാരം നിലനിൽക്കുന്നില്ല. ഈശ്വര വിചാരം, ഈശ്വര വിചാരം എന്നല്ല, ഒരു വിചാരവും നിരന്തരമായി ഒരു ജീവനും നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? അത് മനസ്സിന്റെ പരിണാമമാണ്. മനസ്സിന്റെ പരിണാമം, മനസ്സ് ത്രിഗുണാത്മകമാണ്. അങ്ങനെയുള്ള ത്രിഗുണാത്മകമായിരിക്കുന്ന ഒരു പരിണാമവും സ്ഥായിയല്ല. പ്രകൃതി തന്നെ നശിച്ചു പോകുന്നതാണ്. ത്രിഗുണങ്ങൾ തന്നെ വിലയും പ്രാപിക്കുന്നതാണ്. അപ്പൊ ആ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ അഭ്യാസങ്ങളൊന്നും തന്നെ സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. പക്ഷേ അങ്ങനെ ഒന്നിനെ അവലംബിക്കാൻ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അത് അവലംബിക്കുമ്പോൾ അതിന്റെ തത്വത്തെ, യാഥാർത്ഥ്യത്തെ ഒരാൾ മനസ്സിലാക്കണം. എന്താണ്? അതൊന്നും ഒരിക്കലും സ്ഥായിയല്ല. അത് ഉണ്ടാകും, ദൃഢമാകും, പക്ഷെ അത് നശിക്കും. അത് നിന്ന് വിലക്ഷണമാണ് അനുഭൂതി എന്ന് പറയുന്നത്. അനുഭൂതിയുടെ പ്രത്യേകത എന്താണ്? അത് ഒരിക്കലും നശിക്കുന്നതല്ല. അതാണ് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം. അനുഭൂതിക്ക് നാശം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നാശം സംഭവിക്കാത്തത്? അത് പ്രയത്നത്തിൽ നിന്നുണ്ടാകുന്നതല്ല. പ്രയത്നത്തിൽ നിന്നുണ്ടാകുന്ന ഭാവന ആണ്. പ്രയത്നത്തിൽ നിന്നുണ്ടാകുന്നത്, സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നത് എല്ലാം അതിനൊരു ഹേതുക്കൾ നശിക്കുമ്പോൾ അതും നശിക്കുന്നു. കാരണങ്ങൾ നശിക്കുമ്പോൾ അത് നശിക്കുന്നു. പക്ഷെ അനുഭൂതി എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത്, തത്തോ യാതി പരാംഗതി. ഒരുവൻ ഐശ്വര അനുഭൂതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഒരാൾക്ക് ഈശ്വര അനുഭവം ഉണ്ടായി, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എന്താണ് ഈശ്വര സാക്ഷാത്കാരം ഇല്ലാതിരിക്കുക, ഈശ്വര അനുഭവം ഇല്ലാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ വീണ്ടും അയാൾ അജ്ഞനാകുക. അത് സംഭവിക്കുന്നില്ല. നിങ്ങൾ പറയണ യുക്തി കൊണ്ട് പറയണ എന്താണ്? അനുഭൂതിയും നശിച്ചു പോകും. കാരണം എനിക്ക് ഇന്നലെ വരെ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഗുരുവിന്, മഹാത്മാവിന് അയാൾ സാധനങ്ങൾ ചെയ്തു, അയാൾക്ക് അനുഭൂതി ഉണ്ടായി. അപ്പം നമ്മൾ സാധനം ഉപയോഗിക്കുന്ന യുക്തി, ആ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ എന്താണ്? അനുഭൂതി ഉണ്ടായതാണ്, ഉണ്ടായതുകൊണ്ട് അത് നശിക്കും. ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾ ഈശ്വര സാക്ഷാത്കാരം കിട്ടി, പിന്നെ സാക്ഷാത്കാരം നശിച്ചു, വീണ്ടും അയാൾ അജ്ഞനായി എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അത് തന്റെ പ്രയത്നം കൊണ്ടോ, നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഉപനിഷത്തിന്റെ ക്ലാസ്സിലും മറ്റും, തന്റെ പരിശ്രമം കൊണ്ടോ ഒന്നുണ്ടായത് ഒന്നല്ല, ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അതിന് പിന്നെ ഇതിന്റെ എല്ലാ ആവശ്യം ഭാവനയുടെ, ധ്യാനത്തിന്റെ എല്ലാ ആവശ്യം എന്താണ്? ഭാവനയുടെ ധ്യാനത്തിന്റെ എല്ലാം ആവശ്യം ഈ അനുഭൂതി എന്ന് പറയുന്നത് ആത്മഭാവം തന്നെയാണ്. അത് ഒരു സാധകൻ സൃഷ്ടിക്കുന്ന ഒന്നല്ല, അത് ആത്മഭാവം തന്നെ. അത് ആത്മസ്ഫുരണം, ആത്മസ്ഫൂർത്തി എന്ന് പറയും. അതെങ്ങനെയാണ്? അത് ഏതുപോലെ സൂര്യനിലും പ്രകാശം ഒരു ദിവസം ഉണ്ടായതല്ല. ആത്മാവിൽ ആത്മാനുഭൂതി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. പിന്നെയോ, ആ സൂര്യനിൽ പ്രകാശം ഇരിക്കുന്നത് പോലെ തന്നെ അത് അതിൽ അനാദിയായി അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അത് സൂര്യൻ നിൽക്കുന്നിടത്ത് പ്രകാശമുണ്ട്, സൂര്യൻ നിൽക്കാത്തിടത്ത് നമ്മൾ പ്രകാശത്തെ കാണും. അതിന് സൂര്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ തന്നെ ആ പ്രകാശം സർവപ്രപഞ്ചവ്യാപിയായി സ്ഥിതി ചെയ്യുന്ന നമ്മൾ കാണുന്നുള്ളു. അതുപോലെ എന്ന് വെച്ചാൽ അത് കേവലം ഒരു ഉപമ മാത്രം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതുപോലെ ആത്മനിഷ്ഠമായിരിക്കുന്ന ഒന്നാണ് ആത്മാനുഭൂതി. ഈ ഭാവനയും മറ്റും എന്ത് ചെയ്യുന്നു? ആത്മാനുഭൂതിക്കുള്ള മറയെ നീക്കിക്കളയും. സൂര്യപ്രകാശത്തെ മറയ്ക്കുന്ന കർമ്മേഘത്തെ അത് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് പ്രകാശിക്കുന്നു. അത് സൂര്യന്റെ സ്വയം പ്രകാശം എന്ന് പറയും. അല്ലാതെ അവിടെ നമ്മൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ യാതൊരു ഗുണവും സൂര്യനിലേക്ക് നമ്മൾ ആധാനം ചെയ്യുന്നില്ല. സൂര്യനിൽ നിന്ന് നമ്മളൊന്നും മാറ്റിക്കളയുന്നില്ല. പക്ഷേ അവിടെ ഒരു മറ മാറുന്നുണ്ട്, നമ്മുടെ അനുഭവത്തിൽ കാണുന്നുണ്ട്. കർമ്മേഘത്തിന്റെ മറ ധ്യാനവും മറ്റും ചെയ്യുന്നത് എന്താണോ? ഈ മറയെ മാറ്റുക, അല്ലെങ്കിൽ അജ്ഞാന നാശം എന്ന് പറയുന്നു. അപ്പൊ അനുഭൂതി എന്ന് പറയുന്നത് സ്വയം സിദ്ധമാണ്. അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അനുഭൂതിക്ക് എന്താണോ അതിനൊരിക്കലും നാശമുണ്ടാകുന്നില്ല. നശിക്കുന്നത് അവന്റെ ഭാവന നശിക്കും, അത് അജ്ഞാനത്തെ നശിപ്പിക്കും. അപ്പൊ ആ ഭാവന കൊണ്ട് ഭാവന സാക്ഷാത്കാരത്തെ ഉണ്ടാക്കാത്തിടത്തോളം കാലം ആ ഭാവന കൊണ്ട് ഈ പറയുന്ന പരമഗതിയെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പൊ വിഷയാനുഭൂതികൾ അതും എന്താണോ വാസ്തവത്തിൽ ആത്മാനുഭൂതിയുടെ അംശം തന്നെ, പക്ഷെ അതിന് സ്ഥായിയായി നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് ആ മറയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നില്ല. അവിടെയും അവിടെ ആ മറ ലേശം മാറുന്നു. മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ആ എന്താണോ അതിന് സ്ഥൂലനാശം എന്ന് പറയുന്നു. ക്ഷുദ്രമായ അല്പമായൊരു നാശം ആ മറയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അതാണവിടെ ആനന്ദ ആവിർഭാവം ഉണ്ടാകുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ജീവനെ അത് മോക്ഷത്തിലേക്ക് നയിക്കുന്നില്ല, മറിച്ച് കൂടുതൽ ബന്ധനത്തിലേക്ക് നയിക്കുന്നേ ഉള്ളൂ. അതിനെ തന്നെ അവലംബിച്ച് ഒരു ജീവന് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വിഷയത്തെ അവലംബിക്കുന്നതുകൊണ്ട്, വിഷയബദ്ധമായിരിക്കുന്നതുകൊണ്ട്, അത് അനുഭൂതിയാണെങ്കിൽ കൂടിയും അതിനെ ഒരാൾ സ്വീകരിക്കുന്നില്ല, അതിനെ ഉപാധേയം എന്ന് പറയുന്നില്ല. അതാണ് പ്രാപിക്കേണ്ടതെന്ന് പറയുന്നില്ല, അത് തുച്ഛമാണെന്ന് പറയുന്നു. മറിച്ച് ആത്മാനുഭൂതിയാണെങ്കിലോ, അത് സഹജമായി സ്ഫുരിക്കുന്നതാണ്. ആ അതിന്റെ സഹജമായ സ്ഫുരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ വിട്ടുനിൽക്കാൻ, അതിനെ വിസ്മരിക്കാൻ, സാധാരണ അജ്ഞന്റെ തലത്തിൽ നിന്ന് കൽപ്പിക്കുമ്പോൾ അതിനെ വിട്ടുനിൽക്കുക, അതിനെ മറന്നുപോകുക, അതിനെ വിസ്മരിക്കുക. ഒരാൾ ആത്മജ്ഞാനിയായി പിന്നെ ആത്മാവിനെ മറക്കുക, ആത്മനിഷ്ഠനായി പിന്നെ അത് വിട്ടുപോവുക, അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ കൊണ്ട് അത് ബാധിക്കപ്പെടുക. സാധാരണ പറയും എന്താണ്, അയാൾ ഗുരുവാണ്, ആത്മജ്ഞാനിയാണ്, പക്ഷെ അയാൾ ഈ ലോകവ്യവഹാരത്തിലേക്ക് വന്ന അയാൾ അജ്ഞാനിയായിപ്പോയി. ഇങ്ങനെയൊക്കെ നമ്മൾ കൽപ്പിക്കാറുണ്ട്. അയാൾ ഒരു ഉയർന്ന നിലയിലായി പിന്നെ താഴ്ന്നുപോയി. ഇതൊന്നും ഇത്തരം ഉയർച്ചയോ പതനമോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അനുഭൂതിയിൽ അയാൾ പരമഗതിയെ പ്രാപിക്കുന്നു. അതിനു മുമ്പ് വരുന്ന എല്ലാ സാധനങ്ങളിലും അയാൾക്ക് പുരോഗതി ഉണ്ടാകാം, വീഴ്ചയുണ്ടാകാം, ഏറ്റക്കുറച്ചുകളുണ്ടാകാം, ഭാവന ദാർഢ്യമുണ്ടാകാം, അതിന് ശിഥിലത വരാം, അത് ഒരുപക്ഷെ ദീർഘകാലം സ്ഥായിയായി നിൽക്കാം, വീണ്ടും ദീർഘകാലം അത് ഇല്ലാതിരിക്കാം. ഇതെല്ലാം ഭാവനയിൽ ധ്യാനത്തിൽ എല്ലാം സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പോൾ സമം പശ്യൻഹി സർവത്ര ഏതൊരുത്തിനാണോ സർവത്ര ഈശ്വരനെ കാണുന്നത് എന്ന് പറഞ്ഞ് കേട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് വരുന്നു? നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. പറയുന്ന ആളും ഇതിനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, കേൾക്കുന്നവരും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല, അത് ബുദ്ധിക്കപ്പുറമുള്ളതാണ്. എന്താണ്? അനുഭൂതിയാണ്. ആ അനുഭൂതി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അഭ്യാസത്തിലൂടെ ധ്യാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന, മറിച്ച് അത് തനിയെ പ്രകാശിക്കുന്നതാണ്. അതിന് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് അത് സ്വയം വിളങ്ങുന്നതാണെന്ന് പറയുന്നു. അതങ്ങനെയാണ്. ഒരാളതിനെ നേടി കുറേശ്ശെ അത് നേടിയെടുക്കുകയാണ്, തനിക്ക് സ്വാധീനമാക്കി തീർക്കുകയല്ല, തനിക്ക് അന്യമായിരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് അജ്ഞേയമായിരിക്കുന്ന ഒരറിവിനെ താൻ തൻ്റെ എന്തെങ്കിലും അഭ്യാസത്തിലൂടെ തൻ്റേതാക്കി മാറ്റുന്നതല്ല, അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്നതല്ല. അപ്പോൾ ധ്യാനവും അഭ്യാസങ്ങളും ഒക്കെ ചെയ്യുന്നവർ ശരിക്കും ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആത്മതത്വത്തിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് സഹജമായി സംഭവിക്കുന്നതാണ്, അതൊരിക്കലും പരിശ്രമസിദ്ധമായ അതിന് അത് കൃതകമല്ല, യജ്ഞസാധ്യമല്ല, കർമ്മമാണ്, കർമ്മം കൊണ്ട് സാധിക്കുന്നതല്ല എന്നെല്ലാം ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ തത്വത്തെ ശരിയായ രീതിയിൽ ഒരുവൻ ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സഹജമായി ഒരുവനിൽ പ്രകടമാകുമ്പോൾ അതിൻ്റെ മറകൾ മാറി, അതിൻ്റെ കപ്പിതമായിരിക്കുന്ന മറകൾ, ആ മറകൾ മാറുന്നതിന് ഈ ഭാവനയും മറ്റ് സഹായിക്കും. ശ്രവണം, മനനം, ഭാവന തുടങ്ങിയെല്ലാം അതിന് മാറുന്നതിന് സഹായിക്കും. പക്ഷേ ആ സഹായിക്കുന്ന അവസ്ഥയല്ല അതിൻ്റെ പാരമാർത്ഥികമായ അവസ്ഥ, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അവസ്ഥയല്ല പാരമാർത്ഥികമായ അവസ്ഥ. സമാധി പോലും അതല്ല, കാരണം സമാധിയിലും പല തരത്തിലുള്ള ഭേദങ്ങളുണ്ട്, അത് ഉപായങ്ങളാണ്. അതും പാരമാർത്ഥികമായ പറയുന്ന ഈശ്വര ദർശനമല്ല. ഈശ്വര ദർശനം അല്ലെങ്കിൽ ഈശ്വര അനുഭൂതി ഒരുവനിൽ പ്രകടമായ പിന്നീട് അതിന് ഒരിക്കലും വൃത്തിക്ഷയങ്ങളില്ല, പരിണാമങ്ങളില്ല, നാശമില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു ജീവൻ അവൻ്റെ ജീവഭാവത്തെ വിടുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അവൻ ഈശ്വരീയതയെ പ്രാപിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് ജന്മമരണങ്ങൾ ഒഴിഞ്ഞു പോകും. അതാണ് മുക്താവസ്ഥ. അത് അയാൾക്ക് നിലനിർത്താൻ പരിശ്രമിക്കേണ്ടത്. ഒരു സാധകൻ അവന്റെ സാധനയെ നിലനിർത്തുന്നതിന് അവന്റെ അന്ത്യവിശ്വാസം വലിക്കുന്നതിന് പരിശ്രമിക്കേണ്ടി വരും, അവൻ സാധനയുടെ തലത്തിൽ നിൽക്കുന്നിടത്തോളം കാലം. പക്ഷേ അവന്റെ എല്ലാ പരിശ്രമങ്ങളും അവസാനിക്കുന്നു, അവൻ അനുഭൂതിയുടെ തലത്തിലേക്ക് പ്രവേശിച്ചാൽ എന്നാണ്. അത് തൻ്റെ വർത്തമാന സ്ഥിതിയെ വിട്ടിട്ട് ആ ജീവൻ അന്യതലത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്, വേറൊരു തലത്തിലേക്ക് അത് സ്വയം കയറിപ്പറ്റുന്നതാണ്. അതാണ് ആത്മാനുഭൂതി എന്ന് പറയുന്നത്. അതൊരാൾക്ക് വിസ്മരിക്കാൻ കഴിയുന്നുള്ളതെന്നല്ല, എന്നാൽ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ട, ബോധപൂർവം സ്മരിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നുമല്ല. സാധാരണ ജപിക്കുന്നവർ ഒരേ മന്ത്രം തന്നെ ആവർത്തിച്ച് ജപിക്കുന്നു. കാരണം ആ ജപത്തിൽ സിദ്ധി വരണമെങ്കിൽ അത് അയാൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കും, അത് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ആ ജപസിദ്ധിക്ക് അത് ആവശ്യമാണ്. ധ്യാനത്തിലൂടെ സമാധിയെ പരിശ്രമിക്കാൻ യത്നിക്കുന്നവർ മറ്റ് പ്രവൃത്തികളെല്ലാം ഒഴിവാക്കി നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. കാരണം ധ്യാനത്തിലൂടെ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അന്ധകരണം എത്തിച്ചേരണമെങ്കിൽ ആ പരിശ്രമം അയാൾക്ക് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. അതുപോലെ ആത്മബോധത്തെ ഒരാൾക്ക് വികസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അയാൾ മറ്റ് വ്യാപാരങ്ങളെല്ലാം വിട്ടിട്ട് ശ്രവണം, മനനം, നിധ്യാസനം തുടങ്ങിയ സാധനങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കുന്നു. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ആത്മാനുഭൂതിയിലേക്ക്, ആത്മാനുഭൂതിയുടെ തലത്തിലേക്ക് കടക്കുന്ന ഒരാളിന് പിന്നീട് അതിനെ നിലനിർത്താനോ അതിനെ ആർജിക്കാനോ വേണ്ടി ഉള്ള യാതൊരു പരിശ്രമവും അയാൾക്ക് ആവശ്യമായി വരുന്നില്ല. പിന്നീട് വന്ന് താൻ പരിശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം തന്നെ വന്ന് ബാധിക്കും, തൻ്റെ ആത്മബോധം നഷ്ടപ്പെടും. അങ്ങനെയുള്ള ആശങ്കകളില്ല, അയാൾക്ക് ഭയമില്ല. അയാൾക്ക് കർത്തവ്യമായി കൃതകൃത്യൻ എന്ന് പറയുന്നതാണല്ലോ, അയാൾ കൃതകൃത്യനായിത്തീരുന്നു. അയാളിൽ കർത്തവ്യമായിട്ട് യാതൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും, അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് അവരവർക്കാണ് തിരിച്ചറിയുന്നതെങ്കിൽ അത് വേറൊരാളോടും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ വേറൊരാളുടെ സമ്മതിപത്രം, സാക്ഷ്യപത്രം അതിനാവശ്യമായിട്ട് വരുന്നില്ല. അത് എന്താണ് ആചാര്യസ്വാമികളെ ചില സ്ഥലത്ത് പറയും, സ്വസംവേദ്യത്വ, സ്വസംവേദ്യമാണ് ശരി. എന്നാൽ അങ്ങനെയുള്ള ഒരാളിനെ നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് പറയുന്നത്, അതിനും പറയുന്ന വാക്കെന്താണ്? അതിന് അടയാളമില്ല എന്നാണ്, അലിംഗൻ എന്നാണ്. അതിൻ്റെതായ എന്തെങ്കിലും ഒരു ലിംഗത്തെ അടയാളത്തെ വഹിച്ചുകൊണ്ട് അയാൾ നടക്കുന്നില്ല. ഇതാ ഞാൻ ആത്മജ്ഞാനിയാണ്, നിങ്ങളെല്ലാം എന്നെ അങ്ങനെ മനസ്സിലാക്കിക്കോളിൻ, ആത്മബോധമുള്ളവനാണ്, ആത്മാനുഭൂതിയുള്ളവനാണ് എന്ന് മറ്റുള്ളവർക്ക് ധരിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു അടയാളത്തെ ധരിച്ചുകൊണ്ട് നടക്കുന്നവനല്ല എന്നാണ്. ഒരടയാളത്തിലൂടെയും തിരിച്ചറിയാൻ സാധ്യമല്ല. മഹാഭാരതത്തിൽ തന്നെ ഗീത അതിന്റെ ഭാഗമാണല്ലോ. വേറെടുത്ത് പറയും, എന്താണ് ആകാശത്ത് സഞ്ചരിക്കുന്ന പക്ഷികൾ അവിടെ അതിൻ്റെ കാൽച്ചവടുകളെയൊന്നും അവശേഷിപ്പിക്കാറില്ല. ആകാശത്ത് പറക്കുന്ന പക്ഷികൾ ശരി, എന്നാൽ അത് ഏത് വഴിക്കാണ് പറന്നു പോയത് നമുക്കൊന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ അതിനെ അന്വേഷിച്ച് പോകുന്നിരിക്കട്ടെ. അപ്പോൾ പക്ഷി പറന്ന വഴിയെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു കാൽപാദങ്ങളും, ഭൂമിയിൽ സഞ്ചരിക്കുന്നവനാണ് കാൽപാദങ്ങളുള്ളത്. അപ്പോൾ അവൻ്റെ പിറകെ നമുക്ക് നടക്കാൻ എന്തുകൊണ്ട്? ഭൂമിയിൽ അവൻ്റെ പതിഞ്ഞ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആകാശത്താണ് പക്ഷി പറക്കുന്നതെങ്കിൽ അവിടെ ഒരു പാടും അത് അവശേഷിപ്പിക്കുന്നില്ല എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നു. അതാണ് അതിനെക്കുറിച്ചുള്ള പാരമാർത്ഥികമായ നിലപാടും, ശാസ്ത്രത്തിൻ്റെ നിലപാട്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ഗുരു ശിഷ്യൻ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അങ്ങനെ ആത്മനിഷ്ഠൻ പിന്നെ അങ്ങനെ അജ്ഞേയനായിരിക്കുന്നു, അലിംഗനായിരിക്കുന്നു, ഒന്നും അവശേഷിപ്പിക്കുന്നില്ല എങ്കിൽ ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയുണ്ടാവും? അതിൻ്റെ സമാധാനം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം പഴയതൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അവൻ അനുഭൂതി എവിടെയാണോ ആത്മദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനം, ഈശ്വരനിഷ്ഠ എന്നെല്ലാം പറയുന്നത്, അവിടെയെല്ലാം മുഖ്യമായി പറയുന്നു ആ ഒരുവൻ എത്തിച്ചേരുന്ന അനുഭൂതിയുടെ തലത്തെക്കുറിച്ചാണ്. എന്നാൽ അജ്ഞനായിരിക്കുന്ന ഒരുവന് അങ്ങനെ ഒരു അനുഭൂതിയെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഒരു മോഹമായിട്ടേ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരു അനുഭൂതിയുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭൂതിയെ വർണ്ണിച്ചിട്ട് എന്താ പ്രയോജനം? അത് രണ്ടാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് അതിൻ്റെ തുടക്കത്തിൽ ഭാഷ്യകാരൻ അതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഴയ ഭാഗത്ത് പറഞ്ഞെന്നേ പറയത്തുള്ളൂ, വീണ്ടും പറയത്തില്ല. കാരണം അതൊക്കെ അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. കാരണം ഇത് പറഞ്ഞു പറഞ്ഞ് ഞാനും മടുത്തു. അതുകൊണ്ട് ഇന്ന ഭാഗത്തുണ്ടെന്ന് പറയും, അവിടെ പോയി നോക്കണം. അതിനൊക്കെ അവിടെ സമാധാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? അതിനെല്ലാം അങ്ങനെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ ആചാര്യന്മാർ ശാസ്ത്രം സമാധാനം പറയുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടോ അതിന് സമാധാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയെ കൂടുതൽ അതിനെ കൊണ്ട് കസരത്തുകൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതിന് പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തി കഴിഞ്ഞു. അവസാനം മോക്ഷം എന്ന് പറയുമ്പോൾ ഇനി അതിനൊപ്പം ഒരു കണ്ടുപിടുത്തമില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ ശാസ്ത്രങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രധാനമായി പറയുന്നത്, മുഖ്യമായി പറയുന്നത് എന്താണ്? അനുഭൂതിയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാനിത് വളരെ തവണ കേട്ടു കഴിഞ്ഞു. ഇനി എനിക്ക് മോക്ഷം ഉണ്ടാവുമോ? ഞാൻ മുക്തനായിത്തീരുമോ? അല്ല, ആയിട്ടില്ല, ഇനി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരം ചോദ്യങ്ങളെല്ലാം അസ്ഥാനത്താണ്. കാരണം ആരെല്ലാണോ അത്തരമൊരു അനുഭൂതി എത്തപ്പെടുന്നത്, അവിടെ വേറൊരു പ്രശ്നം കൂടി വരും. അത്തരമൊരു അനുഭൂതിയെക്കുറിച്ചുകൂടെ ശാസ്ത്രം പറയുന്നു, ഗുരു നിർദ്ദേശിക്കുന്നു, ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നു, സർവത്ര ആത്മദർശനം. അതാണ് മോക്ഷത്തിന് കാരണമാണ്. ഈ സർവത്ര ആത്മദർശനം ഒരാൾ ചിന്തിക്കുകയാണ്, ഇത് എപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ന് എപ്പോൾ സംഭവിക്കും, ഇതിനെന്തായിരിക്കും കാരണം? അങ്ങനെ സംഭവിക്കും. അങ്ങനെ പലരും ചോദിക്കും, ചിന്തിക്കും, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും? മറ്റ് പലരുടെയും ജീവിതത്തിൽ സുഖൻ മുക്തനായി എന്ന് കേട്ടിട്ടുണ്ട്, വാമദേവൻ മുക്തനായി എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഗുരു മുക്തനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ സംഭവിക്കാം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതെന്നാ, എപ്പോഴാ ഇത് സംഭവിക്കുന്നതിന്? എന്താണ് നിമിത്തം? എങ്ങനെയായിരിക്കും? അതിന് പ്രത്യേകിച്ച് നിമിത്തങ്ങളില്ല, പ്രത്യേകിച്ച് കാലമില്ല, ദേശമില്ല, പ്രത്യേകിച്ചൊരു കാരണത്തെ പറയാനുമില്ല. അതാണ് ശാസ്ത്രത്തിന്റെ അവസാനത്തെ വചനം. അതായത് ഇന്ന ഗുരുവിന്റെ ഉപദേശം കൊണ്ട് നീ മുക്തനായിത്തീരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എത്ര ശ്രേഷ്ഠനായ ഗുരുവിന്റെ സമീപത്ത് കഴിഞ്ഞാലും അവൻ മൂർഖനായി തന്നെ തുടരാം. അതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. ആ ഒരു കാര്യത്തിന് മാത്രം എന്നുവെച്ചാൽ നമുക്ക് ഒരാളുടെ അടുത്ത് ചെന്ന് കുറച്ച് മോക്ഷം വാങ്ങിക്കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു വാങ്ങാന്നുള്ളൊരു സാധനമല്ല മോക്ഷം. നമ്മൾ പ്രാർത്ഥിക്കും മോക്ഷം വേണം എന്ന്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതെല്ലാം എന്താണോ ഒരുവന്റെ ഹൃദയവിശുദ്ധിയുടെ ഭാഗമായിട്ട് അവനിൽ നിന്ന് സംഭവിക്കുന്ന ആത്മപ്രാർത്ഥനകളായി മോക്ഷത്തെയും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അത് നമുക്ക് ഇങ്ങനെ ക്രയവിക്രയത്തിലൂടെ എന്താണ് ആർജിക്കാമെന്നുള്ളതൊന്നല്ല. അതുകൊണ്ട് അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ല. അതിന് എന്താണ്, അത് നിർനിമിത്തമായും സനിമിത്തമായി സംഭവിക്കാമെന്നാണ് പറയുന്നത്. നിർനിമിത്തമായി സംഭവിക്കാമെന്ന് വെച്ചാൽ ഒരു നിമിത്തമില്ലാതെ മോക്ഷം സംഭവിക്കുമോ എന്നാണ് പറയുന്നത്. അതവിടെ പറഞ്ഞിരിക്കുന്നു ആകാശ ഫല പാദവത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് വീഴുന്ന ഒരു ഫലത്തെ പോലെ എന്ന് പറഞ്ഞാൽ, ആകാശത്തു നിന്ന് ഫലം വീഴുന്ന എങ്ങനെ ആകാശത്ത് വൃക്ഷം വല്ലതുകൊണ്ടോ? വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴും. പക്ഷെ ആകാശത്ത് നിന്ന് ഫലം വീഴുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ആകാശത്തിൽ വൃക്ഷമില്ല, ആകാശത്തിൽ നിന്ന് ഫലം പതിക്കുന്നതിനൊരു സാധ്യതയില്ല. എന്നാലും അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ആകാശത്ത് നിന്ന് ഒരു ഫലം, ഒരു മധുരമുള്ള ഫലം താഴേക്ക് വീണ് അത് ഒരുവനെടുത്ത് ഭക്ഷിച്ചെന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ സങ്കല്പത്തിലുള്ള തത്വം എന്താണ്? ഒരു നിമിത്തവും കൂടാതെ തന്നെ ഫലം സംഭവിക്കാം. അപ്പൊ മോക്ഷം അങ്ങനെ സംഭവിക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു നിമിത്തമില്ലാതെ. എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാനൊക്കത്തില്ല. മോക്ഷം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു അനുഭൂതി ഒരാളിലേക്ക് കടന്നു വരുന്നത്, പ്രവേശിക്കുന്നത് അയാളുടെ അഭ്യാസങ്ങൾ കൊണ്ടോ അയാളുടെ പരിശ്രമങ്ങൾ കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോ ഒന്നും ഇന്നതാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നതാണ്, അവിടെ പറയുന്നതാണ് അത് പൂർവ്വപുണ്യം കൊണ്ടാണ്. എന്തെങ്കിലും ഒരു നിമിത്തത്തെ നമുക്ക് ആശ്രയിക്കണമല്ലോ, കാരണം നമ്മുടെ ബുദ്ധി എപ്പോഴും യുക്തിയെ ആശ്രയിക്കുന്നത്. ആശ്രയിച്ചാൽ അതിന് സമാധാനം വരും. വാസ്തവത്തിൽ യുക്തി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ബുദ്ധിക്ക്. താത്കാലികമായി ഈ യുക്തി എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ബുദ്ധിക്ക് താത്കാലികമായി സമാധാനം കൊടുക്കുന്ന ചില നിമിത്തങ്ങളെയാണ് നമ്മൾ യുക്തി എന്ന് വിളിക്കുന്നത്. അല്ലാതെ യുക്തി എന്ന് പറയുന്നതിന് അത് കവിഞ്ഞ് ശാസ്ത്രീയമായ ബലമൊന്നുമുള്ള ഒരു സാധനമല്ല. എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് താത്കാലികമായ ഒരു സമാധാനം നമ്മൾ പറയും അത് യുക്തമാണ്. നാളെ എന്താണോ അത് സമാധാനം തന്നില്ലെങ്കിൽ നമ്മൾ പറയും ആ യുക്തി മാറിപ്പോയി, അത് ശരിയല്ല. അപ്പൊ താത്കാലികമായി നമ്മുടെ അന്ധകരണത്തിനൊരു സമാധാനം തരുന്ന ഒന്നാണ് യുക്തി. അത് കഴിഞ്ഞ യുക്തിക്ക് നമ്മൾ കരുതുന്നത് പോലെയുള്ള പ്രാമാണ്യമോ പ്രബലതയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ആചാര്യന്മാരും യുക്തിയെ ഒരു പ്രമാണമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. യുക്തി ഒരിക്കലും പ്രമാണമല്ല. പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷാനുമാന ബഹുമാനം ശബ്ദം തുടങ്ങിയവയൊക്കെ പ്രമാണങ്ങളാണ്. എന്നുവെച്ചാൽ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമാണ് യുക്തി. ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല യുക്തി. അത് മറ്റൊരു വിഷയമാണ്, സാന്ദർഭികമായി പറഞ്ഞേയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാരണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യുക്തിയാണ് അവലംബിക്കുന്നത്. അപ്പോൾ യുക്തിയെ അവലംബിച്ച് കണ്ടെത്തുന്ന ഒരു കാരണം ആത്മബോധത്തിന് ആചാര്യന്മാരാരും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. എന്താണ് അതൊരാകാശ ഫലപാദം പോലെ പ്രത്യേകിച്ചൊരു കാരണവും പറയാൻ പറ്റത്തില്ല. ഒരു സമാധാനവും കിട്ടാത്തത് കൊണ്ട് അതിനെ മാറി നിന്ന് വിശദീകരിക്കുമ്പോൾ ആചാര്യന്മാർ പറയും എന്താണ് പൂർവ പുണ്യം കൊണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും ഈശ്വരാനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ പറയും ഗുരുകൃപ കൊണ്ട് എന്നെല്ലാം പറയും. അതെന്താണത്? ഈശ്വരാനുഗ്രഹം എന്താണ്? എന്താണ് ഗുരുകൃപ? അതൊന്നും നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. എന്താണ് പൂർവപുണ്യം? അത് നമ്മുടെ എല്ലാ കണ്ടെത്തലുകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ്. യുക്തിക്കൊന്നും കടന്നു കയറി ഇന്നത് ഇന്നത് എന്ന് കാര്യകാരണ രൂപത്തിൽ നിർവചിച്ച് നിർണയിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അങ്ങനെ സംഭവിക്കാം, ഒന്നൊരു നിമിത്തമായി സംഭവിക്കാം. അതുകൊണ്ടാണ് മോക്ഷം അല്ലെങ്കിൽ ഈ അനുഭൂതി നിർനിമിത്തമെന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കാം. ഇനി സംനിമിത്തമായി സംഭവിക്കാം. എന്ത് ചെയ്യുന്നു? ഒരു ഗുരു ഉപാസന ചെയ്യുന്നു, ശാസ്ത്രത്തെ ആദരിക്കുന്നു, ശാസ്ത്രശ്രവണം ചെയ്യുന്നു, സാധനകൾ അനുഷ്ഠിക്കുന്നു, ശ്രദ്ധാഭക്തികളെല്ലാം നിരന്തരം പുലർത്തുന്നു, അന്ധക്കരണ ശുദ്ധി ആർജിക്കുന്നു, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ നിരവധി സാധനമായ ജീവിതത്തിൽ, ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാളിൽ ഈ ആത്മാനുഭൂതി പ്രകടമായാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അയാൾ ചെയ്ത ഈ സാധനങ്ങളൊക്കെയാണ് അതിന് നിമിത്തമായി വന്നത് എന്ന് നമുക്ക് പറയാം. അത് സാധനാനിഷ്ഠനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരുവൻ മഹാപുരുഷന്മാരെ ആശ്രയിക്കുന്നു, അവനിൽ മറ്റ് സാധനാ സമ്പത്ത് ഒന്നുമില്ല, മഹാപുരുഷന്മാരെ ആശ്രയിക്കുന്നു, അവന് എങ്ങനെയോ അവന് എന്താണ് അവന്റെ ആശ്രയ മനോഭാവം കൊണ്ട് മാത്രം, അവന്റെ ശ്രദ്ധ കൊണ്ട് മാത്രം അവനിൽ ആത്മാനുഭൂതി വരുന്നു. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ആ മഹാപുരുഷന്റെ അനുഗ്രഹം കൊണ്ട് അവന് ആ അനുഭൂതി ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ഇനി അതിനും ഒരാൾക്ക് അവസരം കിട്ടിയില്ല, സാഹചര്യങ്ങളുണ്ടായില്ല, അവൻ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നു, ബാഹ്യമായി അവൻ വ്യക്തികളെ ആശ്രയിക്കുന്നില്ല, ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നില്ല, ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നു, അവിടെയും അവനിൽ ഈ അനുഭൂതി സമ്പന്നമാകാം. അതിന് നിമിത്തമായി ഈശ്വര കൃപയെ പറയാം, അങ്ങനെ സനിമിത്തമായി സംഭവിക്കാം, നിർനിമിത്തമായി സംഭവിക്കാം. അതങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അത്തരമൊരു അനുഭൂതി മാത്രമേ അവന് യഥോക്തം ഫലം എന്നുമ്പ് പറഞ്ഞതായ മുക്തിഫലത്തെ ഗുരുവിന് കൊടുക്കത്തുള്ളൂ. തസ്യ ഭവതി, അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. തഥ, അത്തരമൊരു അനുഭൂതിയിൽ നിന്ന് അവൻ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു, പരാമഗതിയും പരമമായ ഗതിയും പ്രാപിക്കുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് വരുന്ന എല്ലാ സാധനാഭാഗങ്ങളും, ഒരു സാധനയും പൂർണ്ണമല്ല, എല്ലാ സാധനങ്ങളിലും ചുതികൾ ഭംഗങ്ങൾ സംഭവിക്കാം. അതല്ല പരമാർത്ഥമായിട്ടുള്ളത്. ആ അതിൽ ചുതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭംഗങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ആർക്കും വ്യാകുലതയുടെ അല്ലെങ്കിൽ വേവലാതിയുടെ കാര്യങ്ങളൊന്നുമില്ല. അത് സ്വാഭാവികമാണ്, അതതിൻ്റെ സ്വഭാവമാണ്, മനസ്സിൻ്റെ സ്വഭാവമാണ്. ഒരിക്കലും മനസ്സ്, നമ്മൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന എന്താണ്, മനസ്സ് തൈലധാര പോലെ ഇരിക്കണം. പക്ഷെ ആരുടെ മനസ്സിലേക്ക് നോക്കിയാലും അറിയാം ഇത് തൈലധാര പോലെ അല്ല ഇരിക്കുന്നത്. ഒരു മനസ്സും അങ്ങനെ ഇരിക്കത്തില്ല, അത് പരമാർത്ഥമാണ്. പിന്നെ എന്തിനാ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് സമയം അങ്ങനെ ഒന്ന് ശ്രമിക്കാൻ വേണ്ടി, ഒരു പരിശ്രമത്തിന് വേണ്ടി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയട്ടെ, എന്റെ മനസ്സ് തൈലധാര പോലെ ഇരിക്കണം, നെഞ്ചത്തടിച്ച് സത്യസന്ധമായിട്ട് പറയണം, വെറുതെ കയറി പറയരുത്. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ, കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല എന്റെ മനസ്സ് തൈലധാര പോലെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് ചിഹ്നമായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരാൾ പരിശ്രമിച്ചാൽ അഭ്യാസം കൊണ്ട് അയാളുടെ മനസ്സ് കുറച്ച് സമയം അങ്ങനെ നിൽക്കും. അത് അസാധ്യമെന്നല്ല പറയുന്നത്, അസാധ്യമാണെങ്കിൽ ശാസ്ത്രം വ്യക്തമായി വരും. അസാധ്യമല്ല, അസാധ്യമാണ്, അത് കാലദേശങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായേ ഇരിക്കും. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. ഈ വിക്ഷിപ്തമായ മനസ്സിനെ അപേക്ഷിച്ച് ആ മനസ്സ് ശ്രേഷ്ഠമായ മനസ്സ് തന്നെയാണ്. ആ ശ്രേഷ്ഠതയെ നമ്മൾ നിരാകരിക്കുകയല്ല, ആ ശ്രേഷ്ഠതയെ നമ്മൾ അംഗീകരിക്കും. അത് അത്തരമൊരു മനസ്സ്, അത് പൂജനീയമായ മനസ്സാണ്, അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ അത്തരമൊരു മനസ്സിനും വിച്ഛേദ സംഭവിക്കാം. ഇവിടെ പറയുന്ന ആത്മദർശനം എന്ന് പറയുന്നത് അത്തരമൊരു മനസ്സിന്റെ സ്ഥിതിയല്ല. എന്നുവെച്ചാൽ അഭ്യാസം കൊണ്ട് മനസ്സിനെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നതല്ല, മറിച്ച് അതിൻ്റെ സഹജമായ പ്രകടഭാവമാണ്. അത് ആത്മ ആവിഷ്കാരമാണ്, ആത്മസ്ഫുരണമാണ്, ആത്മാനുഭൂതിയാണ്, സഹജമാണ്. ഒരു ജീവന് സഹജമായി മാത്രം സംഭവിക്കുന്നതാണ്. അത് ആണ് ഒരുവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടൊരാൾ എന്താണത് വിശദമായി പറഞ്ഞത്, സമം പശ്യൻ ഇതൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് എന്താ പ്രയോജനം, നമ്മുടെ മനസ്സ് അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അനുഭൂതി വരുന്നുണ്ടോ, അങ്ങനെയൊന്നും പറഞ്ഞ് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടോ വേവലാതിപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല. അനുഭൂതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കരഗതമാകുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥാനമാണ്, നമ്മൾ എത്തിപ്പിടിക്കേണ്ട ഒരു സ്ഥാനമല്ല, അവിടെ എത്തിച്ചേരേണ്ടതാണ്. ആ ഒരു സ്ഥാനം, അത് മാത്രമേ അവനെ മോക്ഷത്തിലേക്ക് നയിക്കത്തുള്ളൂ. മറ്റ് സാധനങ്ങളെല്ലാം ഒരാളെ അത്തരമൊരു തലത്തിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കും. അത് ഞാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഭാവനയും അനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം. ഭാവന എന്ന് പറയുന്നത് യത്നസാധ്യമാണ്, നശിക്കുന്നതാണ്, അതൊരു സാധനയാണ്. അനുഭൂതി അങ്ങനെയല്ല, അത് യത്നസാധ്യമല്ല, അത് ഒരു സാധനയല്ല, അത് ആത്മനിഷ്ഠയാണ്, അത് നഷ്ടപ്പെടുന്നതല്ല. അനുഭൂതിയിൽ അനുഭൂതി മോക്ഷത്തിന് കാരണമെന്ന് പറയുന്നത് എന്താണ്? ആദ്യം അനുഭൂതിയെ സമ്പാദിക്കുക, പിന്നെ മോക്ഷം നേടുക, അങ്ങനെയൊന്നുള്ളതല്ല. എപ്പോഴാണോ അയാൾ അനുഭൂതി നിഷ്ഠനായി തീരുന്നത്, ആ സമയം അയാൾ മുക്തനായി തീരുന്നു. അവിടെ രണ്ടും തമ്മിൽ വിശേഷക്കാരി കാരണഭാവമില്ല. അനുഭൂതി തന്നെ മോക്ഷം. അനുഭൂതി നിഷ്ഠനായി കഴിയുമ്പോൾ മുക്തി നേടുന്നു. അനുഭൂതിക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അനുഭൂതി സമ്പന്നനായിരിക്കുന്ന വ്യക്തി ലോകവ്യവഹാരത്തിലിറങ്ങി ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും ആ അനുഭൂതിയിൽ നിന്ന് അയാൾ മാറുന്നില്ല, വിട്ടുപിരിയുന്നില്ല എന്ന. സർവത്ര സമവസ്ഥിതം ഈശ്വരൻ, സർവത്ര ഏകരൂപത്തിലിരിക്കുന്ന ഈശ്വരനെ സമം പശ്യൻ, സമമായി കാണുന്നവൻ, ഈ അക്കാരണത്താൽ തന്നെ ആത്മന ആത്മാനം നഹിനസ്തി, തന്നെ സ്വയം നശിപ്പിക്കുന്നില്ല. തഥ ആ അനുഭൂതി നിമിത്തമായി അല്ലെങ്കിൽ ആ അനുഭൂതി നിഷ്ഠനായി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അനുഭൂതി നിമിത്തമായി പറയുന്നത്, അനുഭൂതി ഒന്നിനു നിമിത്തമാണ്. അനുഭൂതി നിഷ്ഠനായി പരാംഗതിം യാതി, അയാൾ മുക്തിയെ പ്രാപിക്കുന്നു. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം നഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം. അപ്പോൾ മോക്ഷത്തിന്റെ പരവുമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത് സർവഭൂതസ്ഥം ഈശം സമം പശ്യന്ന ഹിനസ്തി ആത്മനാത്മാനം ഇത്യുക്തം. സർവഭൂതസ്ഥനായിരിക്കുന്ന ഈശ്വരൻ സാക്ഷാത്കരിച്ചവൻ അവൻ പിന്നെ തന്നെ ഹിംസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായിരിക്കുന്ന ഈ സംസാരത്തെ അവൻ പ്രാപിക്കുന്നില്ല. ജനന മരണ രൂപത്തിലെ സംസാരത്തെ അവൻ പ്രാപിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തദനുപന്നം. അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? സ്വഗുണകർമ്മ വൈലക്ഷണ്യ ഭേദ ഭിന്നേഷു ആത്മസു ഇത്യേത് ആശങ്കയാഹ. ഇവിടെ ഈ പരമമായ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷവും വീണ്ടും താഴോട്ടിറങ്ങി വന്ന് മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാരണം ഇവിടെ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചുകൂടി. അങ്ങനെ വരാൻ കാരണം ഈ മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ച് തന്നെ പലരുടെയും സങ്കല്പങ്ങൾ പലതരത്തിലാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള പരമാവധിയാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. പക്ഷെ ഈ പരമാവധിയിൽ എത്തിച്ചേരാതെ തന്നെ പലരും മോക്ഷത്തെക്കുറിച്ച് പലതും കൽപ്പിക്കുന്നുണ്ട്. ഇന്നതാണ് മോക്ഷം, ഇന്നതാണ് മോക്ഷം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നതാണ് മോക്ഷമെന്ന് കൽപ്പിച്ചു വച്ചിരിക്കുന്നവർ, ചിലർ പറയുന്നതാണ് വൈകുണ്ഠത്തിൽ പോയി അവിടെ വിഷ്ണു പാർഷദന്മാരായി കഴിയുന്നു മോക്ഷമാണെന്ന് ചിലർ കഴിയുന്നു, അല്ലെങ്കിൽ കൈലാസത്തിൽ പോയി കഴിയുന്നത് മോക്ഷമാണെന്ന് പറയുന്നു. ഇങ്ങനെ മോക്ഷത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടില്ലാതെ ഇന്നതാണ് ഇന്നതാണ് മോക്ഷവും ധരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർ സമാധാനപ്പെടുത്തുന്നു. കാരണം അജ്ഞത കൊണ്ട് വളരെ തുച്ഛമായ നിഷ്ഠകളിൽ ഉറച്ചിരിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി ഇന്നതാണ് മോക്ഷം, അതാണ് പരമം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലത് പറയും, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, വൃന്ദാവനത്തിൽ ഒരു പുല്ലായി ജനിച്ചാലും മതി, എനിക്ക് മോക്ഷം വേണ്ട എന്ന് പറയും. അപ്പോൾ ഒരു ഭക്തന്റെ നിലയിൽ നിന്നുകൊണ്ട് മോക്ഷത്തെ കാണുന്ന അങ്ങനെയാണ്, അത് നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഒരു ഭക്തൻ മോക്ഷത്തെ അങ്ങനെ കാണുന്നു? പക്ഷേ മോക്ഷത്തിന്റെ പരമമായ അവസ്ഥ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഇത് ഭക്തന്റെ അഭിപ്രായമാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭക്തൻ അങ്ങനെ പറയാൻ എന്താണ്? അത് ഭക്തിയുടെ ഒരു ഭാവമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥാന്തരമാണ്. അവിടെ പറയും എന്താണ്? എനിക്ക് ഒരു അവിടെ ഒരു പുല്ലായിരുന്നാൽ മതി, അതിൽ കഴിഞ്ഞ് എനിക്ക് മോക്ഷമൊന്നും വേണ്ട. അപ്പോൾ അത് അതൊരു വൈകാരികമായ നിലപാടാണ് മോക്ഷത്തെ സംബന്ധിച്ചുള്ള. ഭക്തിയുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഭക്തന്റെ ഒരു വൈകാരിക പ്രകടനമാണ്. അതിന് ഭഗവാൻ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഭഗവാൻ പറയും, പരമാർത്ഥം അതല്ല ഭക്തി, നീ അങ്ങനെ പുല്ലായിരുന്നാൽ പോരാ. എന്താണ് ഇവിടെ പറയുന്നത്? പരാംഗതിയും പിന്നതാണെന്ന് പറയുന്നു. ഈശ്വരനും സമദർശിയായി നീ പരമഗതിയെ പ്രാപിക്കുന്നതാണ് മോക്ഷം എന്ന് പറയും. പക്ഷെ ഭഗവാൻ പറയുന്നത് അനുസരിക്കാത്തവർ പലരുണ്ട്, അതിന് മുഖ്യം ഭക്തന്മാരാണ്, അനുസരണ ഇല്ലാത്തവർ. അതുകൊണ്ട് ഭക്തന്മാരാരും എന്നോട് ദേഷ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർ അതവർ മനസ്സിലാക്കത്തില്ല. അവരെപ്പോഴും ആ വൈകാരിക ഭാവത്തിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഭഗവാൻ അത് അനുവദിച്ചു കൊടുക്കും. ശരി, എന്നാ തലയ്ക്ക് വിളി ഉണ്ടാകുന്നത് ഇങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു ഒരു അനുവാദം മാത്രം. ശ്രുതിയിലും ഇത് പറയുന്നുണ്ട്. ഇത്തരം ഭക്തി പ്രകടനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശ്രുതി അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അംഗീകരിക്കുന്നതിന് അവിടെയും പറയുന്ന അനുവാദം ഒന്നാണ്. അത്തരം ചില കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മോക്ഷം എന്താണെന്ന് ഭഗവാൻ തന്നെ വ്യക്തമായി ഇവിടെ തന്നെ പറയുന്നു. ഇത് ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ്. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാവിനിശ്രിത. ഇവിടെ എത്രയോ തലങ്ങളിൽ മോക്ഷത്തെക്കുറിച്ച് പറയുന്നു, എത്രയോ തലങ്ങളിൽ. തതോ യാന്തി പരാംഗതിയും ശാന്തിയും അനന്തരം എത്രയോ സ്ഥലങ്ങളിൽ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെയെങ്കിലും പറയുന്നുണ്ടല്ലോ അവിടെ വൃന്ദാവനത്തിൽ പുല്ലായി ജനിക്കുന്നതാണ് മോക്ഷമെന്ന്? ഞാനതിനെ അധിക്ഷേപിച്ച് പറയുന്നതല്ല, അത്തരം ഒരു കാഴ്ചപ്പാട്. എവിടെയെങ്കിലും അത് പറയുന്നുണ്ടോ? ഒരിടത്തും ഭഗവാൻ ഒരിടത്തും പറയുന്നില്ല അതാണ് മോക്ഷമെന്ന്. പക്ഷേ ഒരു ഭക്തൻ അങ്ങനെ പറഞ്ഞാൽ അതിനെ നിന്ദിക്കാമോ? നിന്ദിക്കാനും പാടില്ല, അത് ശരിയല്ല. എന്തുകൊണ്ട്? അത് ഒരു വൈകാരികമായൊരു പ്രകടനമാണ്. അത് ഭഗവാൻ ഒരിക്കലും അതിനെ നിന്ദിക്കത്തില്ല, മറ്റുള്ളവരും നിന്ദിക്കാൻ പാടില്ല. ചിലപ്പോൾ ഭഗവാൻ സഹതപിച്ചെന്നിരിക്കും, പാവം അത്രയും ചെയ്തെന്നിരിക്കും, ഇത്രയല്ലേ ആയുള്ളൂ എന്ന്. എന്ത് ശങ്കരാചാര്യർ തന്നെ ഒരിടത്ത് പറഞ്ഞതായി, ശങ്കരാചാര്യല്ല ഇത്, ശങ്കരാചാര്യന്മാർ തന്നെ എഴുതിയ ഒരു പാട്ടിലുണ്ട്. എന്താണ്? വേണ്ട മോക്ഷം മഹേശി, എനിക്ക് മോക്ഷം വേണ്ട എന്ന് പറയുന്നതായിട്ട്. അതെല്ലാം ഭക്തിയുടെ വിവിധ തലങ്ങളാണ്. അതൊന്നൊരിക്കലും പരമാർത്ഥമല്ല. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലോ ഈശ്വരന്റെ ഉപദേശത്തിന്റെ വെളിച്ചത്തിലോ ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥ ഉപദേശങ്ങളിൽ, പരമാർത്ഥ പ്രസംഗത്തിൽ ഇത്തരം വൈകാരിക പ്രകടനങ്ങളെല്ലാം ഒരു താഴ്ന്ന പടിയിലെ ഗണിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിവിടെ പറയണമായിരുന്നു. എവിടെയെങ്കിലും ഭക്തൻ ശരി അങ്ങനെ ഒരു സ്ഥാനം കാണിച്ചു തരിക, ഭാഗവതത്തിലോ രാമായണം എവിടെയെങ്കിലും ഒന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ള ഗുരുക്കന്മാരുടെ അഭിപ്രായത്തിലും വെച്ചാണ്. ഇനി അതിനപ്പുറം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതായിട്ട് എന്താണോ, നീ വൃന്ദാവനത്തിൽ പുല്ലായി ജനിച്ചാൽ മതി എന്ന് എവിടെയെങ്കിലും ഭഗവാൻ പറഞ്ഞതായിട്ട് കാണിച്ചു തരാം. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വൃന്ദാവനത്തിലേക്ക് തന്നെ പോകും, പണിയൊക്കെ നിർത്തി വെച്ചിട്ട്. പക്ഷെ അത് കാണാത്തതുകൊണ്ടാണ് ഇതുവരെയും പോകാതിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? പരാംഗതിയും പരമമായ ശാന്തി അതിനെ പ്രാപിക്കാനാണ്. അപ്പോൾ ഒരു ഭക്തന് ഇത്തരം അഭിപ്രായ ആവിഷ്കാരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മൾ ആദരിക്കുന്നു, അതിനെ നമ്മൾ നിന്ദിക്കുന്നില്ല. പക്ഷെ അത് പരമാർത്ഥമാണ്. പരമാർത്ഥം എന്ന് പറയുന്ന ഒരിക്കലും ഒരു വൈകാരികമായ ഭാവമല്ല, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു ധിഷണാബലമല്ല. ഇത് രണ്ടുമല്ല, വൈകാരികമോ വൈചാരികമായ ഭാവങ്ങളല്ല പരമാർത്ഥം. അത് പറഞ്ഞല്ലോ, അത് ആനുഭൂതികമാണ്, അതിനൊക്കെ അപ്പുറമാണ്. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അത് ചോദിക്കും, അത് ഭക്തിയാണ്. തീർച്ചയായിട്ടും അതാണ് ഭക്തിയുടെ പരമമായിട്ടുള്ള നില. അതാണ് ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഭഗവാൻ നിർദ്ദേശിച്ചു തരുന്ന എന്താണ്? ആ ഭക്തിയുടെ പരമമായ നിലയാണെന്ന് വെച്ചാൽ ആ കളങ്കിതമായ നില, ആർജവപൂർണമായ നില, അതാണ് ഭഗവാൻ പ്രകടമാക്കി തരുന്നത് അവിടെ ആ ഒരു തലത്തിൽ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു തലത്തെ വ്യക്തമാക്കുമ്പോൾ ആ തലത്തിന് എത്താത്ത ആൾക്കാരുണ്ട്. മോക്ഷത്തെ ഈ തരത്തിൽ പലതരത്തിൽ കാണുന്ന ഭക്തന്മാരുടെ നിലയുണ്ട്, യോഗികളുടെ നിലയുണ്ട്, കർമ്മികളുടെ നിലയുണ്ട്, ജ്ഞാനികളുടെ നിലയുണ്ട്. ഇപ്പൊ ചെല്ലു പെട്ടെന്ന് എന്റെ പേരിൽ ആക്ഷേപം ഉയർത്തുന്ന ഇങ്ങനെ സ്വാമി ജ്ഞാനിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കണം, ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു പക്ഷത്തിനുമുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പക്ഷത്തിനും ചേരാൻ കഴിയുന്നു, അതുകൊണ്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരു പക്ഷത്തിൽ പറയുന്നതല്ല, പ്രത്യേകിച്ച് വാസ്തവത്തിൽ ജ്ഞാനിയുടെ പക്ഷം, യോഗിയുടെ പക്ഷം, കർമ്മിയുടെ പക്ഷം, അങ്ങനെ പ്രത്യേകിച്ച് പക്ഷങ്ങളൊന്നുമില്ല. ഇവിടെ ഈശ്വരന്റെ ഉപദേശം, ഈശ്വരന്റെ പക്ഷം, ആ ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. ഈശ്വരന്റെ ഉപദേശത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ഈശ്വരൻ തന്നെ കാണുന്നു എന്താണ് പലരും ഈ മുക്തിയെ ഇവിടെ പല തരത്തിൽ നിൽക്കുന്നു, മുക്തിയെ പലതായി കൽപ്പിച്ചു നിൽക്കുന്നു. അപ്പോൾ പരമമായ മുക്തി ഇന്നതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാലും മറ്റു പലതിനെയും മുക്തിയായി കരുതിയിരിക്കുന്ന മറ്റുള്ളവർ, ജ്ഞാനിയും യോഗിയും കർമ്മിയും ത്യാഗിയും എല്ലാം, അവരെല്ലാം എന്ത് ചെയ്യുന്നു, തങ്ങളുടെ മുക്തിയുടെ സ്ഥാനം എന്താണ് എന്ന് അവർക്ക് ജിജ്ഞാസ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി, ശരി നിങ്ങളുടെ മുക്തിക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരാൾ വിശ്വസിക്കുകയാണ് വൈകുണ്ഠത്തിൽ പോയി അവിടെ വിഷ്ണു പാർഷദനായി കഴിയുന്നതാണ് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അതിനെ നിന്ദിക്കത്തില്ല, ശരി അത് വാങ്ങിക്കൊള്ളട്ടെ. പക്ഷെ ആത്യന്തികമായി അത് നിന്നാ പോരാ, അതാണ് ഭഗവാന്റെ നിലപാട്. മുക്തിയുടെ പരമമായ സ്വരൂപം നീ നിന്റെ ഹൃദയം കൊണ്ട് അതിനെ ഉൾക്കൊള്ളണം, ഗ്രഹിക്കണം. ചിലപ്പോൾ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് പറയുന്നത് ഇത് ഗുഹ്യതമം ശാസ്ത്രം, ഇത് ഗുഹ്യതമമായ ശാസ്ത്രമാണ്. എന്നുവെച്ചാൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളെയും ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ബുദ്ധിക്കപ്പുറം പോയി ഗ്രഹിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് അതിനെ ഗ്രഹിക്കുക. അപ്പം മുക്തി ഇന്നതാണെന്ന് കരുതി എവിടെയെങ്കിലും കടമ്പിടുത്തത്തിൽ നിൽക്കാതിരിക്കുക. അതുകൊണ്ട് മുക്തിയെക്കുറിച്ച് പരമമായി പറഞ്ഞതിന് ശേഷവും വീണ്ടും മറ്റുള്ള മുക്തികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരെ കൂടി മേലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നാണ് അതിനുവേണ്ടി പറയുന്നു. അനുപന്ന സ്വഗുണ കർമ്മ വൈലക്ഷണ ഭേദ ഭിന്നേഷു ആത്മസു എന്നാണ്. സ്വഗുണകർമ്മ എന്തുകൊണ്ട് ഈ ഭേദങ്ങൾ വരുന്നു? മുക്തിയെക്കുറിച്ച് പോലും സാധകന്മാർ പല കോടികളിൽ പല തട്ടുകളിൽ നിൽക്കുന്ന എന്തുകൊണ്ട്? സ്വഗുണകർമ്മ വൈലക്ഷണ ഭേദഭിന്നേഷു, അവനവന്റെ ഗുണങ്ങൾ, അവനവന്റെ കർമ്മം, അവനവന്റെ സംസ്കാരം, ഇതുകൊണ്ട് ഓരോ ജീവനും വരുന്ന ഭേദം, ഇതുകൊണ്ട് ഓരോ ജീവന്മാരും ഭിന്നങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ആരും ഇന്നാരും മോശമാണ്, ഇന്നാരും ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ ആരെക്കുറിച്ചും ധരിക്കേണ്ട കാര്യമില്ല. ആരും ശ്രേഷ്ഠനോ ആരും മോശമോ അല്ല. ചൊല്ലു പറയും, ചൊല്ലു പറയുന്നു ഞാൻ ശ്രേഷ്ഠനാണ്, ഭക്തൻ മോശമാണ്. ചൊല്ലു പറയുന്നു ഭക്തൻ ശ്രേഷ്ഠനാണ്, ഞാൻ മോശമാണ്, യോഗി മോശമാണ്, കർമ്മി മോശമാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രേഷ്ഠമാണ്. അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണോ എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, ഏത് സാധന മാർഗത്തിൽ നിന്നാലും എനിക്കവിടെ ഭേദമൊന്നുമില്ല. പക്ഷേ ഓരോരുത്തരെയും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉന്നതമായ തലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടെന്താണ് സ്വഗുണ കർമ്മ വൈലക്ഷണ ഭേദ ഭിന്നേഷ്, ഇതുകൊണ്ട് പലതരത്തിലിരിക്കുന്ന ആത്മസ്വ ജീവന്മാർ ഇങ്ങനെ പലതരത്തിലിരിക്കുകയാണ്. ആത്മാവേകമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ആത്മാവിൽ സംഭവിക്കുന്ന ഈ ഭേദങ്ങളെയും ഭഗവാൻ തന്നെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന പരമമായ നിലയെ മാത്രം പറഞ്ഞാൽ അത് മതിയാകുമോ? അത് പറഞ്ഞത് അനുപന്നമല്ലേ ഇത്യാശങ്കി ആഹാ, അതിനെല്ലാം സമാധാനമായി പറയുന്നു. അത്ര ശങ്കകൾക്കെല്ലാം സമാധാനമാണ് അടുത്ത് പറയുന്നത്. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. പ്രകൃത്യ പ്രകൃതി ഭഗവതോ മായ ത്രിഗുണാത്മിക മായാം തു പ്രകൃതിം വിദ്യാ ഇതി മന്ത്രവർണ തയാ പ്രകൃത്യ ഏവ ച നാന്യേന മഹദാദി കാര്യകാരണപരിണതയാ കർമാണി വാഗ്മനകായ ആരംഭാണി ക്രിയമാണാനി നിർവർത്തിമാനാനി സർവശഃ സർവപ്രകാരേഹി യഹ പശ്യതി ഉപലഭതി തഥാത്മാനം ക്ഷേത്രജ്ഞം അവർത്താരം സർവോപാധിവിവർജിതം സ പശ്യതി സ പരമാർത്ഥദർശി ഇത്യഭിപ്രായ. ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു ശ്ലോകത്തിന്റെ ഒറ്റ വാചകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. പ്രകൃത്യേവച കർമാണി ക്രിയമാണാനി, ഇത് സാംഖ്യന്റെ സിദ്ധാന്തമാണ്. അതിന് വീണ്ടും പറയുന്നു, പ്രകൃതിയേവ പ്രകൃതി ഭഗവതോ മായ ത്രിഗുണാത്മിക. അതായത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു, സമം പശ്യൻ എന്നുവെച്ചാൽ സമ്യക് ദൃഷ്ടി. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിന് ഈ ഭഗവാൻ ബോധിപ്പിക്കുന്ന ഈ സമ്യക് ദൃഷ്ടി, അത് കിട്ടുക എന്ന് പറയുന്നത് അത് അനായാസമല്ല. അനായാസമല്ലാന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? കാരണം ഓരോ മനുഷ്യനും താൻ തന്നെ പിടിച്ചത് ശരി എന്നുള്ളതിന് ക്ഷുദ്രമായ താല്പര്യങ്ങളിൽ പിടിച്ചാൽ നിൽക്കുന്നത് ആത്മീയ സാധകന്മാർ പോലും. അപ്പൊ ആ സമ്യക് സമം പശ്യൻ എന്ന് വെച്ചാൽ സമ്യക് ദൃഷ്ടിയായി. ആ സമ്യക് ദർശനം ഈശ്വരനെ സംബന്ധിച്ച് വെച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനം ആണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നിന്റെയും പക്ഷപാതം പിടിക്കാതെ, കാരണം വാസ്തവത്തിൽ പല പക്ഷങ്ങളില്ല. നമ്മൾ ധരിക്കുന്നത് പോലെ ഇവിടെ പല മാർഗങ്ങളില്ല. ഭക്തിയുടേതായ ഒരു മാർഗം, ജ്ഞാനത്തിന്റെ ഒരു മാർഗം, കർമ്മത്തിന്റെ ഒരു മാർഗം, യോഗത്തിന്റെ മാർഗം, ഈശ്വരാന്വേഷണത്തിൽ പരമാർത്ഥത്തിൽ അങ്ങനെ പല മാർഗങ്ങൾ നിലനിൽക്കുന്നില്ല. ഇതെല്ലാം ഒരു മാർഗം തന്നെയാണ്. ഒന്നിനെ വിട്ട് നിൽക്കുന്ന മറ്റൊരു മാർഗം അങ്ങനെ ഒന്നൊന്നുമില്ല. ഒന്നും മറ്റൊന്നിനോട് ചേർന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ പോലും ആൾക്കാർ എന്ത് ധരിക്കുന്നു? ഞാൻ ഇന്ന മാർഗക്കാരനാണ് എന്ന് ധരിക്കുന്നു. ഒരാൾ ധരിക്കുന്നു ഞാൻ ജ്ഞാനിയാണ്, വേറൊരാൾ പറയുന്നു ഞാൻ ഭക്തനാണ്. അതെന്താണ്? ആ സമ്യക് ദർശനത്തിന്റെ കുറവാണ്. ഇവിടെ പറയുന്ന ആ സമ്യക് ദർശനമാണ്. അതുകൊണ്ടാണ് ഗീതയിലെല്ലാം ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ചൊരു പക്ഷം സ്വീകരിക്കാതെ എല്ലാം ചർച്ച ചെയ്യുന്നു. ഇവിടെ നിരാകരിക്കുന്ന എന്തിന്? ഇതിനെല്ലാം വിരുദ്ധമായതിനെ നിരാകരിക്കുന്നു. വിരുദ്ധമായതിനെ നിരാകരിക്കുന്നു. ആത്മീയ സാധനങ്ങള്, ആത്മീയ മാർഗങ്ങള് ഒന്നിനെയും നിരാകരിക്കുന്നു, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു. ഇത് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാകും? പ്രകൃതിയാ പ്രകൃതി ഭഗവതവും മായ ത്രിഗുണാത്മിക, ഇതെല്ലാം ആ പ്രകൃതിയുടെ ഭഗവാന്റെ തന്നെ മായാശക്തിയുടെ ത്രിഗുണാത്മികയായിരിക്കുന്ന ഭഗവതിയുടെ വിലാസമാണ് ത്രിഗുണാത്മിക. അതിനെക്കുറിച്ച് ഉപനിഷത്തിൽ തന്നെ പറയുന്നു, മായാന്ത് പ്രകൃതി വിദ്യ. ഈ മായ എന്ന് പറയുന്നത് എന്താണ്? അത് എന്റെ തന്നെ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? സ്വഭാവം എന്നാണ് പ്രകൃതി എന്ന് പറയും. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് നേച്ചർ എന്ന് തർജ്ജമ ചെയ്തിട്ട് മനസ്സിലാക്കരുത്. അതിനെ സംസ്കൃതത്തിൽ തന്നെ മനസ്സിലാക്കണം. തർജ്ജമ ചെയ്താൽ അത് വേറെ ആയിരിക്കും. തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഈ പുറമേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം. പ്രകൃതിയുടെ ശബ്ദം അതല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ ശബ്ദത്തിന്റെ അർത്ഥം സ്വഭാവം. ആരുടെ സ്വഭാവം? എന്റെ സ്വഭാവമാണോ അതെ നിന്റെ സ്വഭാവമാണോ? അല്ല, അത് ഈശ്വരന്റെ സ്വഭാവമാണ് എന്നാണ്. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ചേരുന്നതാണ് ഞാൻ. ഞാനെന്ന് പറയുന്നത് ആ സ്വഭാവം കൂടെ ചേരുന്നതാണ്. എന്റെ സ്വഭാവത്തെ മാറ്റി നിർത്തിയിട്ട് പിന്നെ ഞാനില്ല, വേറിട്ട് ഞാനെന്ന് പറയുന്ന വിവരത്തിലില്ല. അതും കൂടെ ചേർന്നാലേ ഞാനാകത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവത്തെ ചിലപ്പോൾ പഴിക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവത്തെ പുകഴ്ത്തും. അത് എന്ത് ചെയ്താലും ശരി, ഞാനതിനെ ശ്ലാഘിച്ചാലും നിന്ദിച്ചാലും ഞാൻ എൻ്റെ ഭാഗമാണത്, ഞാൻ കൂടെ ചേരുന്നതാണ്. അതുപോലെ ഈ പ്രകൃതി മായാരൂപിണിയായിരിക്കുന്ന ഈ പ്രകൃതി എന്താണ്? അത് ഈശ്വരന്റെ സ്വഭാവമാണ് എന്നാണ്. മായനെന്തു മഹേശ്വരം അടുത്ത് പറയും. ആ പ്രകൃതിയോടുകൂടി ഇരിക്കുന്നവനാണ് മായാവി ആയിരിക്കുന്ന പരമേശ്വരൻ. അപ്പോൾ ഈ പ്രകൃതിയും മായയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് രണ്ടും തമ്മിൽ ഇത് വാസ്തവത്തിൽ ഒന്നു തന്നെ, ആത്യന്തികമായി ഒന്നു തന്നെ എന്ന് പറയും. അത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് സത്യമല്ല, കല്പിതമാണ്, മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നർത്ഥം വരുന്നു. ഈ അർത്ഥങ്ങളെല്ലാം എങ്ങനെ വന്നു? ഇതിനെ വേറെ കാണുമ്പോൾ, ഈശ്വരൻ നിന്ന് ഇതിനെ അന്യമായി കാണുമ്പോൾ, മായയും മായാവിയിൽ നിന്ന് അന്യമായി കാണുമ്പോൾ ഇത് ഇല്ലാത്തതാണ്. ആണ് മിഥ്യയുടെ ആത്യന്തികമായ അർത്ഥം. അതാണ് അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രകൃതി? ഭഗവതോ മായ. ആ ഭഗവതോ മായ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തിനാ പ്രകൃതി ഭഗവാന്റെ മായ എന്ന് പറയുന്നത്? മായ സ്വതന്ത്രയാണ്. ശങ്കരാചാര്യർ ഇതിനെയാണ് നിഷേധിക്കുന്നത്. ബ്രഹ്മസൂത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിക്കാത്ത ഭാഗങ്ങളിൽ ഭൂരിപക്ഷവും മുഖ്യഭാഗം ഉപയോഗിക്കുന്നത് പ്രകൃതിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ഈശ്വരൻ നിന്ന് അന്യമായിരിക്കുന്ന ഒരു വസ്തുവല്ല, അത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ല. അതെന്താണ്? അത് ഉറപ്പിക്കാനാണ് ഇവിടെയും പറയുന്നത്, പ്രകൃതി ഭഗവതവുമായ ഭഗവാന്റേതാണത്. അത് ഭഗവാന്റെ സ്വഭാവം തന്നെയാണ്, രണ്ടാമതൊന്നല്ല. അപ്പൊ ചില ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അദ്വൈതം എങ്ങനെ ശരിയാകും? ശങ്കരാചാര്യർ പറയുന്നു, നിർഗുണ നിരാകാരമായ ബ്രഹ്മമെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു എന്താണ്? ഭഗവാന്റെ മായ എന്നും പറയുന്നു, ഭഗവാന്റെ സ്വഭാവം എന്നും പറയുന്നു. ഇത് രണ്ടും ഒരേ സമയം അംഗീകരിക്കാൻ പറ്റും. നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മം തന്നെ മായാ സ്വരൂപനായും ഇരിക്കുന്നു. ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കും? ശങ്കരാചാര്യന്റെ തത്വം അനുസരിച്ച് യോജിപ്പിക്കാൻ പറ്റുമോ? അതാണ് ശങ്കരാചാര്യനെ അത് യോജിപ്പിക്കുന്ന. എന്താണ് മായനോ നാന്യ? ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ മായയായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് അന്യമല്ല, അന്യമാണെന്ന് പറയുമ്പോഴാണ് അവിടെ കുഴപ്പം വരുന്നത്. അത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിർഗുണമെന്നും സഗുണമെന്നും പറയുന്നതിന് ഇതില്ല. അത് വേറെയെന്ന് പറയുമ്പോഴാണ് പറയേണ്ടി വരുന്നത് എന്താണ്? ഈശ്വരൻ സഗുണനല്ല. അത് വേറെയാണെങ്കിൽ അത് ഈശ്വരന്റെ ഗുണമാവും, അപ്പം ഈശ്വര സഗുണനാവും. അത് അത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് നിർഗുണം തന്നെ. അതല്ലേ പരാശക്തിയെ കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴും എന്താണ് നമ്മൾ പറയുന്നത്? നിർഗുണ പറയാറില്ലേ, സഹസ്രനാമത്തിലും മറ്റും പറയാറില്ലേ നിർഗുണ. എങ്ങനെയാണ് നിർഗുണ എന്ന് പറയുന്നത്? ഗുണാത്മികയായിരിക്കുന്ന ഈശ്വരി എങ്ങനെ നിർഗുണ എന്ന് പറയാൻ പറ്റും? അവിടെ ഭേദമില്ല. അഭേദമായി വരുമ്പോൾ, നിർഗുണത്തോട് അഭേദമായി വരുമ്പോൾ അത് നിർഗുണം തന്നെ. നിർഗുണത്തിൽ നിന്ന് ഭിന്നമായി കണ്ടു കഴിഞ്ഞാലോ അത് സഗുണയായി, ഭിന്നയല്ല എന്നുള്ളതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അദ്വൈതമായി. ഭിന്നമാണെന്ന് പറയുമ്പോൾ അവിടെ ദ്വൈതത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അതിനെ നിഷേധം, അതാണ് ദ്വൈത നിഷേധം. ശങ്കരാചാര്യന്റെ ദ്വൈത നിഷേധം എന്ന് പറയുന്നതാണ് പ്രകൃതി ഭഗവതവും മായ. അത് ഭഗവാന്റെ മായയാണ് ത്രിഗുണാത്മിക. മായാന്ത പ്രകൃതി വിദ്യാതിരി മന്ത്രവർണ ശ്രുതി തന്നെ പറയുന്നു. താനിതൊന്നും കൽപ്പിച്ച് പറയുന്നതല്ല എന്നതിന് പ്രമാണം പറയുകയാണ്. തയാ പ്രകൃതി ഏവച്ച നാന്യേന മഹതാദി കാര്യകരണകാല പരിണതയാ. അങ്ങനെയുള്ള അപ്രകൃതി തന്നെ പ്രകൃതിക്ക് അങ്ങനെ ഒരു വിശേഷതയുണ്ട്, ഒരു ശക്തിയുണ്ട്. എന്താണ് അതിന്? നിർഗുണമായ മഹേശ്വരനായും ഇരിക്കാൻ പറ്റും, സഗുണയായ മായാരൂപിണിയായിട്ടും ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദേവിയെ സ്തുതിക്കുമ്പോഴും നമ്മൾ നിർഗുണ എന്ന് പറയുന്നത്, ഈശ്വരനെ സ്തുതിക്കുമ്പോഴും പരിപൂർണ സകല കല്യാണ ഗുണനിധി എന്ന് പറയുന്നു. ഇത് രണ്ട് സംഭവിക്കും. അങ്ങനെയുള്ള പ്രകൃതിയവ അന്യേന മറ്റൊന്നുമല്ല മഹതാദി കാര്യകാരണാകാര പരിണതയാ. മഹതാദി കാര്യകാരണ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ആ പ്രകൃതിയാൽ കർമാണി, അതിങ്ങനെ പരിണമിച്ച് മായാരൂപിണിയായി നിന്നുകൊണ്ട് എന്താണ് വാങ് മനക്കായ രഭ്യാണി, വാങ് മനസ്സ് ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, ആരഭ്യങ്ങൾ, കർമ്മങ്ങൾ ക്രിയമാണി ചെയ്യുന്നു, നിർവർത്തിയമാനായി നിർവഹിക്കുന്നു. സർവപ്രകാരം സർവാവസ്ഥകളിൽ സർവകാലങ്ങളിൽ സർവദേശങ്ങളിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് യഹ പശ്യതി ഉപലഭതേ. നേരത്തെ പറഞ്ഞ സമ്യക് ദർശി ഇത് കാണുന്നു. പ്രകൃതിയുടെ വിലാസത്തെ പരമാത്മനിഷ്ഠനായി കാണുന്നു. അങ്ങനെ കാണുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? തഥാത്മാനം ക്ഷേത്രം ക്ഷത്രിഞ്ഞും അകർത്താരം സർവോപാധിപൂർജിതം സപശ്ശരി. അങ്ങനെ കാണുന്ന ആ പരമാത്മദർശി അവൻ തന്റെ സ്വരൂപത്തെ, അകർത്താവായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ സർവോപാധിരഹിതമായും കാണുന്നു, രണ്ടും കാണുന്നു. അത് നിർഗുണമായും കാണുന്നു, സഗുണമായും കാണുന്നു. അതിന് യാതൊരു വിരോധവുമില്ല. ബ്രഹ്മസൂത്രത്തിൽ തന്നെ ശാസ്ത്രയോനിത്വ ജന്മാദ്യസ്യത തുടങ്ങിയ സൂത്രങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പലരും ബ്രഹ്മസൂത്രം വായിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അവിടെ ശങ്കരാചാര്യർ ആ സഗുണനായ ഈശ്വരനെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. നിർഗുണത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സഗുണനെ അംഗീകരിക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള വിരോധങ്ങൾ അവിടെ പരിഹരിക്കുകയും ചെയ്യുന്നു. അത് തന്നെ ഇവിടെയും പറയുന്നു. അത് ഒരു സമ്യക് ദർശനമുള്ള ഒരുത്തിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ക്ഷേത്രജ്ഞം, മകർത്താരൻ, സർവോപാധിപൂർജിതം, സർവോപാധിരഹിതനായിരിക്കുന്ന ആ പരമാത്മാവിനെ സപശ്യതി സപരമാർത്ഥദർശി, ആ പരമാർത്ഥദർശി അതിനെ കാണുന്നു. അങ്ങനെ ഒരു സമ്യക് ദർശനമുള്ളവന്, തത്വത്തെ ഗ്രഹിച്ചവന് ഏതിനെ ഉൾക്കൊള്ളാൻ കഴിയും? ഏത് ദർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയും? ഏത് മോക്ഷത്തെ ഉൾക്കൊള്ളാൻ കഴിയും? നിർഗുണസ്യ അകർത്തൃ അനിർവിശേഷസ്യ ആകാശസ്യവ ഭേദേ പ്രമാണ അനുപത്തിഹി. അവന്റെ ആ നിർഗുണമായിരിക്കുന്ന സ്വരൂപത്തിൽ യാതൊരു ഭേദവുമില്ല. അകർത്തൃ അത് അകർത്താവാണ്, നിർവിശേഷസ്യ നിർവിശേഷമാണ്, വിശേഷരഹിതമാണ്. അതിനെങ്ങനെയാണ് ആകാശത്തിൽ ഭേദകൽപ്പന ഇല്ലാത്തതുപോലെ അവിടെയും ഭേദരഹിതമായിരിക്കുന്നു. ആ ഭേദരഹിതമായിരിക്കുന്നത് ഈശ്വരന്റെ പാരമാർത്ഥികമായ അവസ്ഥ. ആ പാരമാർത്ഥികമായ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് പരമമായ മോക്ഷം. അതിന് താഴെയും മോക്ഷത്തിന് പല തലങ്ങളുണ്ട്. അത്തരം തലങ്ങളെ ഓരോരുവനും പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നു, പ്രാപിക്കുന്നു. അതെല്ലാം ജീവന്റെ വാസനാ വൈചിത്രമനുസരിച്ച്, അതാണ് പറഞ്ഞു വരുന്നത്. സമയം ദർശനത്തെ ആർജിക്കുക, അതാണ് ഭഗവാന്റെ ഇവിടുത്തെ ഉപദേശം. പ്രകൃതിയായവ, പ്രകൃതിയാൽ തന്നെ സർവശഃ സർവപ്രകാരത്തിനും കർമാണി ക്രിയമാണാനി, കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നു, നിറവേറ്റുന്നു. തഥാ അതുപോലെ തന്നെ അകർത്താരം ആത്മാനം, ആത്മാവിനെ ആത്മാനം അകർത്താരം, ആത്മാവിനെ അകർത്താവായും ഇഹ പശ്യതി. ഏതൊരുവനാണോ മനസ്സിലാകുന്നത് സപശ്യതി, അവൻ സത്യത്തെ അറിയുന്നു, അവൻ സത്യദർശിയായിരിക്കുന്നു. പ്രകൃതിയൈവ ച കർമാണി ക്രിയമാണാനി സർവശ യപശ്യതി തഥാത്മാനം അകർത്താരം സപശ്യതി യദാ ഭൂത പൃഥക് ഭാവം ഏകസ്ഥം അനുപശ്യതി തഥൈവ ച വിസ്താരം ബ്രഹ്മ സംബദ്ധ്യതേ തദാ. പുനരവി തദൈവ സമ്യക് ദർശനം ശബ്ദാന്തരേണ പ്രപഞ്ചയതി. പറഞ്ഞല്ലോ, ഉമ്മൻ സൂത്രത്തിലും ആ സമ്യക് ദർശനത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സമ്യക് ദർശനത്തിന്റെ ഫലമായ മോക്ഷത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വീണ്ടും വേറൊരു തരത്തിൽ പറയുന്നു. യഥാ യസ്മിൻകാലേ ഭൂതപൃഥക്ഭാവം ഭൂതാനാം പൃഥക്ഭാവം പൃഥക്ത്വം ഏകസ്ഥം ഏകസ്മിൻ ആത്മനി സ്ഥിതം ഏകസ്ഥമനുപശ്യതി ശാസ്ത്ര ആചാര്യ ഉപദേശത മത്വ ആത്മപ്രത്യക്ഷത്വേന പശ്യതി ആത്മീയവേദം സർവമിതി. യഥാ യസ്മിൻ കാലേ, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഏതൊരു കാലത്തിലാണോ ഭൂതപൃഥക്ഭാവം, ഇത് ജീവന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണോ ഭൂതപൃഥക്ഭാവം, ഈ ജീവന്മാരുടെ നാനാത്വം. പക്ഷെ ശാസ്ത്രവും ഗുരുവും പറയുന്ന എന്താണ്? ഇതിന്റെ ഏകത്വം. ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന പ്രകടമായി പ്രതീതമാകുന്ന വലിയൊരു വൈരുദ്ധ്യം. നമ്മൾ കേൾക്കുന്നത് ചിന്തിക്കുന്നത് ഏകത്വത്തെക്കുറിച്ച്, പക്ഷെ അനുഭവമോ ഭൂതപൃഥഗ്ഭാവമാണ്. ഭൂതാനാം പൃഥഗ്ഭാവം, പ്രാണികളുടെ നാനാത്വം. പൃഥക്ത്വം ഏകസ്ഥം ഏകസ്മിൻ ആത്മനിശ്ചിതം, അത് ആ പൃഥഗ്ഭാവത്തെ എങ്ങനെ കാണുന്നു സമയദർശി? ഏകസ്ഥിതമായി. പ്രകൃതിയെ എങ്ങനെ കാണുന്നു? ആത്മനിഷ്ഠമായി കാണുന്നു. പ്രകൃതിയെ പ്രകൃതി നിഷ്ഠമായി കാണുന്നില്ല എന്നാണ്. അതാണ് സാധാരണ ജീവന്മാരുടെ അനുഭവവും ആത്മനിഷ്ഠന്റെ അനുഭവവും തമ്മിലുള്ള ബന്ധം. സാധാരണ ജീവന്മാരെ വസ്തുക്കളെ അനുഭവിക്കുന്നത് ധർമ്മധർമ്മിഭാവത്തിൽ മാത്രം, അങ്ങനെ വസ്തുക്കളെ കാണുന്നു. ആത്മനിഷ്ഠൻ അങ്ങനെയല്ല കാണുന്നത്. ആത്മനിഷ്ഠന് ധർമ്മധർമ്മിഭാവത്തിലുള്ള അനുഭവം ഇല്ലെന്നല്ല പറയുന്നത്. ധർമ്മധർമ്മിഭാവത്തിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശ, പുസ്തകം. പുസ്തകത്തെ കാണുമ്പോൾ എങ്ങനെ കാണുന്നു? മേശയിലിരിക്കുന്നതായി കാണും. പുസ്തകത്തിന്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം മേശയായി കാണും. അപ്പോൾ പുസ്തകം ഭൗതികമായ ഒരു പദാർത്ഥമാണ്. അത് ആധേയമായി അല്ലെങ്കിൽ ധർമ്മമായിരിക്കുന്നു, അതിനാധാരമായി അല്ലെങ്കിൽ ധർമ്മീയായിരിക്കുന്നു മേശ. ഇത് രണ്ടും ഭൗതികമായ രണ്ട് പദാർത്ഥങ്ങളാണ്. ഇത് ആപേക്ഷികമായി ധർമ്മധർമ്മി ബന്ധത്തിലിരിക്കുന്നു. ഈ ആപേക്ഷികമായ ബന്ധത്തെ അവന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് ഇതിന്റെ ഈ ബന്ധത്തെ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് പുസ്തകം ഇതാ മേശപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ കാണും. ഇതാണ് അജ്ഞന്റെ വ്യാവഹാരികമായ അനുഭവത്തിന്റെ നില. ധർമ്മധർമ്മിഭാവത്തിൽ ഗ്രഹിക്കുന്നു. അത് വളരെ സ്ഥൂലമായും സൂക്ഷ്മമായും. ഇനി പുസ്തകത്തിലേക്ക് ചെന്നു കഴിഞ്ഞാലോ, പുസ്തകം അതിന്റെ അവയവങ്ങളായിരിക്കുന്ന അതിന്റെ പത്രങ്ങൾ, പിന്നെ അതിലെ അക്ഷരങ്ങൾ. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ പരമാണു വരെ ചെന്നു കഴിഞ്ഞാലും എന്ത് വരുന്നു? അവൻ ധർമ്മധർമ്മിഭാവത്തിൽ വിഷയങ്ങൾ ഗ്രഹിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഭവത്തെ തന്നെ ആചാര്യന്മാര് സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് പറയും. എന്താണ് ഈ ധർമ്മധർമ്മി അനുഭവം പോലും ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ല, നിലനിൽക്കത്തക്കതല്ല എന്ന് ചർച്ചയും അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിൽ. അപ്പോ അത് മറ്റൊരു വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഈ പൃഥക്തത്തെ ധർമ്മധർമ്മഭാവത്തിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഇതിനാണ് നാനാത്വ ബോധം എന്ന് പറയുന്നത്. പക്ഷേ ആത്മദർശി, ആത്മാനുഭവത്തിലിരിക്കുന്നവൻ എങ്ങനെ കാണുന്നു? ഈ ധർമ്മധർമ്മഭാവത്തിൽ ഒതുങ്ങിപ്പോകുന്നതല്ല അവന്റെ ദർശനം. ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മധർമ്മിഭാവം. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ ബാഹ്യമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ ബുദ്ധിയുടെ ഒരു പരിമിതിയായ ഈ ധർമ്മധർമ്മിഭാവത്തെ ആശ്രയിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് പ്രപഞ്ചത്തിന്റെ സത്യത്തെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മൾ അന്വേഷിക്കുന്ന എന്താണ്? വാസ്തവത്തിൽ പ്രപഞ്ചവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെയാണ്. പ്രപഞ്ചവും സത്യവും തമ്മിലുള്ള ബന്ധത്തെയല്ല, അതല്ല നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിലുള്ള ശാസ്ത്രജ്ഞൻ അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും കണ്ടുപിടിക്കുന്നതും എല്ലാം എപ്പോഴും എന്താണ്? പ്രപഞ്ചത്തിന്റെ ഘടകമായിരിക്കുന്ന ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിലുള്ള ബന്ധത്തെ, അതാണ് ധർമ്മധർമ്മിഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അവന് കിട്ടുന്ന അറിവ് എന്തായിരിക്കും? രണ്ട് വസ്തുക്കളുടെ പാരസ്പര്യം എന്ന് പറയുന്നത് അവന് കൂടുതൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ അതിലൂടെ ഒരു വസ്തുവിന്റെ വിശേഷത അവന് കൂടുതൽ ബോധ്യപ്പെടും. അതൊന്നും ഒരിക്കലും ഇവിടെ പറയുന്ന ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്ന സത്യ അന്വേഷണമോ സത്യ അനുഭവമോ അല്ല, രണ്ടും രണ്ടാണ്. ആത്മനിഷ്ഠൻ എങ്ങനെ കാണുന്നു? ഇവിടെ പറയുന്നു ഏകസ്മിൻ ആത്മനി. ആത്മനിഷ്ഠന്റെ അനുഭവം ഈ ഭൗതികമായ ധർമ്മധർമ്മി ഭാവത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠൻ പുസ്തകത്തിനെ മേശപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നില്ലെന്നല്ല, മറിച്ച് അയാളുടെ അനുഭവത്തിൽ എന്താണ്? ഏകസ്മിൻ ആത്മനിശ്ചിതം, ഇത് ഏകമായ ആത്മനിഷ്ഠമായി കാണും. അതാണ് ആത്മനിഷ്ഠതയെ പ്രപഞ്ചത്തിൽ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ വസ്തുക്കളുടെ ആധാരമായി ആത്മതത്വത്തെ അംഗീകരിക്കാതെ ഒരിക്കലും പ്രപഞ്ചത്തിന്റെ സത്യം വെളിപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം അവന്റെ ബുദ്ധി വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ പറഞ്ഞല്ലോ, ആ അന്വേഷണം ഒരുപക്ഷെ അവനെ സത്യത്തിലെത്തിക്കാം. ഏതുപോലെ? ആകാശ ഫലപാദപത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിന് അവനെ സഹായിക്കുന്നത് ഒരിക്കലും അവന്റെ അന്വേഷണ മാർഗമായിരിക്കത്തില്ല. ഇവിടെ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എന്തായി? ഏകസ്മിൻ സ്ഥിതം, ഏകമായ പരമാത്മാവിൽ സ്ഥിതി ചെയ്തതായി അനുപശ്യതി, നിരന്തരം അവൻ കാണുന്നു. അപ്പോൾ ഈ പ്രാപഞ്ചികമായ വസ്തുക്കളുടെ ധർമ്മധർമ്മി ബന്ധത്തിനുപരിയായി ഇതിനൊരാധാരത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു. സാക്ഷാത്കരിക്കുക എന്നൊക്കെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആനുഭൂതികമായി അവൻ അതിനെ സമർത്ഥിക്കുന്നു. അതാണ് തത്വജ്ഞന്റെ നില, അല്ലെങ്കിൽ തത്വജ്ഞന്റെ അനുഭവത്തിന്റെ നില. അതാണ് ശാസ്ത്ര ആചാര്യ ഉപദേശദഹമത്വ. അവനതെങ്ങനെ സാധിക്കുന്നു? ശാസ്ത്രാചാര്യ ഉപദേശങ്ങളിലൂടെ അനുഗ്രഹിച്ചിട്ട്, ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ അനുഗ്രഹിച്ചിട്ട്. അവിടെ ശാസ്ത്രത്തിന് ആചാര്യസ്വാമികൾ കൊടുക്കുന്ന വലിയ സ്ഥാനമുണ്ട്. അതാണ് അതിനാദ്യം പറഞ്ഞത്. ആദ്യം ശാസ്ത്രം, രണ്ടാമത് ഗുരു എന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ആദ്യം ശാസ്ത്രം, രണ്ടാമത് ഗുരു എന്ന് പറയുന്നത്. കാരണം ഇതൊരു അനാദിയായ പരമ്പരയാണ്. ഗുരുവിൽ നിന്ന് ശാസ്ത്രം, ശാസ്ത്രത്തിൽ നിന്ന് ഗുരു, ഗുരുവിൽ നിന്ന് ശാസ്ത്രം, ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പം വർത്തമാനത്തിലുള്ള ഒരു ഗുരു ഉപദേശിക്കുന്ന എന്തിനെ ആശ്രയിച്ച്? ശാസ്ത്രത്തെ ആശ്രയിച്ച്. എന്തുകൊണ്ട്? അത് പൂർവാചാര്യന്മാരുടെ അനുഭവമാണ്. അപ്പോൾ പൂർവാചാര്യന്മാരെ നിഷേധിച്ചിട്ട് ഒരാൾക്ക് ഞാൻ സ്വയം ഗുരുവാണ് എന്റെ മനസ്സിൽ തോന്നുന്ന പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സദ്ഗുരുവല്ല. അപ്പം ഗുരുക്കന്മാരെന്ത് ചെയ്യുന്നു? സദ്ഗുരുക്കന്മാർ പൂർവ്വ ആചാര്യന്മാരുടെ അനുഭവങ്ങൾ അംഗീകരിക്കുന്നു. പൂർവാചാര്യന്മാരുടെ അനുഭവങ്ങളെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അതിനെ അംഗീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നു. അപ്പോൾ അവരും പ്രാമാണികമായി സ്വീകരിക്കുന്നു ശാസ്ത്രത്തെ. അപ്പോൾ ഗുരുക്കന്മാരും ശാസ്ത്രത്തെ പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഭാഷകാരൻ പറയും, എന്താണോ ശാസ്ത്ര ആചാര്യ. അത് സാധാരണ പലരും വ്യാഖ്യാനിക്കുന്നതിൽ കേവലം ഒരു വ്യാകരണ നിയമം അനുസരിച്ച് ശബ്ദ ശാസ്ത്ര ശബ്ദത്തെ പൂർവ്വനിവാദം ചെയ്തതല്ല, അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അത് മറ്റു ഭാഷകളിൽ പ്രയോഗിക്കുന്നിടത്തൊക്കെ ആ നിയമം ശരിയാണ്. അല്പാക്ഷരമുള്ള ശബ്ദത്തെ പൂർവ്വത്തിൽ വയ്ക്കണമെന്നൊക്കെ നിയമങ്ങളാണ്. പക്ഷെ ആധ്യാത്മിക സന്ദർഭത്തിൽ അത് മാത്രമുള്ള കാരണം, അതിനുള്ള പ്രധാനമായ കാരണം എന്താണോ? ഗുരുവും ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. ഇനി ഒരു ഗുരു ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല എന്ന് വയ്ക്കട്ടെ, ഭാവിയിൽ ആ ഗുരുവിന്റെ വാക്യവും ലോകം പ്രമാണമായി സ്വീകരിക്കാതെ വരും. എന്തുകൊണ്ട്? ഭാവിയിൽ ആ ഗുരുവിന്റെ വാക്യത്തെ ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അയാൾക്കത് ശാസ്ത്രമായി സ്വീകരിക്കാൻ പറ്റും. കാരണം ഗുരു നിലവിലില്ല. ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഭാവിയിലൊക്കെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ശാസ്ത്രമായിട്ട്. നമ്മൾ ഉപനിഷത്തുകളെയും വേദങ്ങളെയും എല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നത് പോലെ, ഉദാഹരണമായിട്ട് അർജുനൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ അർജുനനെ സംബന്ധിച്ച് എന്താണിത്? ഗുരുവിന്റെ ഉപദേശമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ശാസ്ത്രമായി. അപ്പോൾ ഇതിനെ ഒരു ഗുരു സ്വീകരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ ഗുരുവിന്റെ വാക്യം കേട്ടുകൊണ്ടിരിക്കുന്നവൻ അംഗീകരിച്ചാലും ഇനി കേൾക്കേണ്ടവൻ അതിനെ തിരസ്കരിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് അത് ശാസ്ത്രമാണ്. ഗുരു ഉപയോഗിച്ച അതേ യുക്തി അവൻ ഉപയോഗിക്കും, പറയും ശാസ്ത്രത്തെ എനിക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഇവിടെ പറഞ്ഞതാണ്, ശാസ്ത്രത്തിന് ശങ്കരാചാര്യർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ആ ശാസ്ത്രാചാര്യ ഉപദേശം കൊണ്ട് മത്വം അത് ധരിക്കുന്നു. ആ ധാരണയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭാവന എന്ന് പറഞ്ഞത്. അത് ആ ധാരണയുടെ മുഖ്യമായൊരു ഭാഗമാണ് ഭാവന. അതിനെ ദൃഢപ്പെടുത്തുക. എന്താണ് ആ ഭാവന? ഏകസ്മിൻ ആത്മനിസ്ഥിതം, ഏകമായിരിക്കുന്ന ആ പരമാത്മാവിനാണ് ഇത് സർവവും സ്ഥിതി ചെയ്യുന്നത് എന്ന് ധരിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. കാരണം ആ ധാരണ അല്ലെങ്കിൽ ആ ഭാവന എന്ന് പറയുന്നത് അത് അതിന് ച്യുതി സംഭവിക്കുന്നതാണ്, അതിന് ഭ്രംശങ്ങൾ സംഭവിക്കുന്നതാണ്. ഭാവനാഭംഗം അത് സാധകന് സംഭവിക്കുന്ന ഒരു ദോഷമാണ്. അതിനപ്പുറം പോണത് എന്താണ്? ആത്മപ്രത്യക്ഷത്വന പശ്യതി, അതാണ് ആത്മപ്രത്യക്ഷമായി കാണുന്നു. ഇത് ചിലർക്കും ശങ്കരാചാര്യരുടെ വ്യാഖ്യാനിക്കുന്നതന്നെ പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. പലരും പറയുന്ന എന്താണ്? എന്താണ് ഈ ആത്മപ്രത്യക്ഷം? അങ്ങനെയൊന്നുണ്ടോ? ഇത് കേൾക്കുന്നതും പറയുന്നതിനും അപ്പുറം ഇനിയും മറ്റൊന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നതൊക്കെ ഉള്ളൂ. അത് പറയുന്ന എന്താണ്? ശിഷ്യന്റെ ബുദ്ധിയെ നിൽക്കുന്നിടത്ത് നിർത്തിയൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാതെയും പറയും പലയിടത്തും ഗുരുക്കന്മാർ തന്നെ. അതിനാണ് നമ്മൾ അർത്ഥവാദം എന്ന് പറയുന്നത്. അത് അർത്ഥവാദപരമായി ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനപ്പുറമുണ്ട് എന്താണ്? പ്രത്യക്ഷത്വന പശ്യതി. അതാണ് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പരത്തെ ആ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അനുഭൂതിക്ക് പ്രാധാന്യം കൊടുത്തത്. അത് ആനുഭൂതികമായി അറിയുന്നു, പ്രത്യക്ഷമായി അറിയുന്നു. ഒരു കേട്ട് കേൾവി പോലെ, അല്ലെങ്കിൽ ഒരു കൽപ്പന പോലെ, ഭാവന പോലെ, ഒരു ധാരണ പോലെ അറിയുകയല്ല ചെയ്യുന്നത്. വ്യക്തമായി പറയുന്ന എന്താണ്? പ്രത്യക്ഷത്വേന പശ്യതി. ആത്മജ്ഞാനി ഇതിനെ പ്രത്യക്ഷമായി തന്നെ അറിയുന്നു. എന്താ ഈ ആത്മജ്ഞാനിയുടെ പ്രത്യക്ഷം? അതിനെന്താ പ്രമാണം? അതാണ് ശാസ്ത്രം. ഏതാണത്? ആത്മീയവേദം സർവം ഇതി. സർവവും ആത്മാവ് തന്നെ എന്താണ് എന്നറിയുന്നു. സർവം ആത്മാവായി തന്നെ അറിയുന്നു. അപ്പോൾ ആത്മാവ് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാവനകൾ, അത് സംശയ വിപര്യയ രൂപത്തിലുള്ളതാണ്. അജ്ഞാന ജന്യമാണ് ആ ഭാവന. ആ ഭാവനയല്ല ഇവിടെ പറയുന്നു. ആ ഭാവന സർവർക്കും ഉണ്ടാവും, അവനവന്റെ സംസ്കാരമനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അതല്ല, അതിലുപരിയായി അനുഭൂതിയായി, അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. മത്വ ധാരണ, അതിൽ നിന്ന് വിലക്ഷണമാണ് ഈ അനുഭൂതി. അനുഭൂതി രൂപത്തിൽ അവർ കാണുന്നു. സ്വ അനുഭവത്വ ബ്രഹ്മവിദ്യയാഹ, ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മവിദ്യ എന്ന് പറയുന്നത് അത് അനുഭവ അവസാനത്വ, അത് അനുഭവത്തിലെത്തി നിൽക്കുന്നതാണ്. അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇതി തദൈവ തസ്മാദേവ വിസ്താരം ഉത്പത്തിം വികാസം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തദൈവ ച വിസ്താരം ബ്രഹ്മസംബന്ധിതി. വിസ്താരം ഉത്പത്തിം വികാസം ആത്മദഹ പ്രാണാശ്രുതി തന്നെ പറയുന്നു. ആത്മവിസ്താരത്തെക്കുറിച്ച്, ബ്രഹ്മവിസ്താരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ശ്രുതി പറയുന്നത്? ആത്മദഹ പ്രാണ. ഇത് ശ്രുതി പറയുന്നത് ആത്മജ്ഞന്റെ അനുഭവമാണ്. അതായത് ആത്മനിഷ്ഠൻ പറഞ്ഞല്ലോ, ആത്മനിഷ്ഠയിൽ ഈ ഭേദത്തെ അനുഭവപ്പെടുന്നു. ആത്മനിഷ്ഠനും കാണുന്നുണ്ട്, പ്രാണനെയും ആശയെയും സങ്കല്പത്തെയും എല്ലാം കാണുന്നുണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മധർമ്മിഭാവത്തിലല്ല, മറിച്ച് അങ്ങനെ ആത്മനിഷ്ഠമായാണ്. ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭവം എങ്ങനെയാണ് കാണുന്നത്? ആത്മദഹ പ്രാണ. നമ്മളീ വസ്തുവിനെ കാണുന്നു, ഭൂമി. ഭൂമി എവിടെ നിൽക്കുന്നു? ആകാശത്ത് നിൽക്കുന്നു എന്ന് കാണുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഭൂമി ആകാശവും നമ്മളുടെ ബന്ധത്തെയാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഇവിടെ ഭൂമിയുടെ നില ആകാശത്തിലാണ്. പക്ഷെ ഞാൻ പറയുന്നതാണ് ആത്മദഹ, ആത്മാവിൽ നിന്നാണ് ആത്മദഹ പ്രാണ. ആത്മാവിൽ നിന്നാണ് ആ പ്രാണൻ. ആത്മദഹ ആശ, ആശ ആത്മാവിൽ നിന്നാണ്. ആത്മദഹ സ്മര, സങ്കല്പം അതിൽ നിന്നാണ്. ആത്മദഹ ആകാശ, ആത്മാവിൽ നിന്നാണ് ആകാശം എന്നാണ്. അപ്പോൾ നമ്മൾ ആകാശത്തെ കാണുമ്പോൾ എന്താണ്? നമ്മൾ അതിശയിച്ച് നോക്കുന്നു. ആകാശത്തിന്റെ വ്യാപ്തി, അതിന്റെ വിസ്താരം, അതിന്റെ അവകാശം, ഇടം, ഇതെല്ലാം നമുക്ക് ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നു. ഇതെന്താണ്? അതേസമയം ഞാനെ സംബന്ധിച്ച് അതിൽ ആശ്ചര്യത്തിനൊന്നുമില്ല. എന്തുകൊണ്ട്? ആത്മദഹ അവിടെ ധർമ്മധർമ്മിഭാവത്തിലല്ല, ആത്മനിഷ്ഠമായി എന്നുവെച്ചാൽ സ്വനിഷ്ഠമായി തന്നെ കാണുന്നു. ആത്മനിഷ്ഠമെന്ന് പറയുമ്പോൾ ബാഹ്യമായ ഒരു ആകാശം, ഈ ആകാശത്തിന് ആധാരമായ ഒരു പരമാത്മാവ്, അങ്ങനെയല്ല. ആത്മനിഷ്ഠമായി തന്നെ കാണുന്നു എന്ന് വെച്ചാൽ സ്വനിഷ്ഠമായി തന്നെ കാണുന്നു ആകാശം. അപ്പൊ ആകാശത്തിലിരിക്കുന്നത് തന്നിൽ, ആകാശം തന്നിലാണെങ്കിൽ ആകാശത്തിലിരിക്കുന്നതും തന്നിൽ തന്നെ, ആകാശത്തിലിരിക്കുന്ന പ്രപഞ്ചവും തന്നെ തന്നെയാണ്, ആകാശത്തിലിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകവും തന്നെ തന്നെയാണ്. അല്ലാതെ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു പരമാർത്ഥത്തിലെന്നും ആത്മജ്ഞാനി ധരിക്കുന്നില്ല. മറിച്ചത് ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നാണ്. ആത്മദഹ തേജ, ആത്മദഹ ആപഹ ജലം, ആത്മദഹ ആവിർഭാവ തിരോഭാവോ, ആത്മദഹ അന്നം, അങ്ങനെ ഓരോന്നിനെയും എടുത്തു പറയുകയാണ്. അതായത് ഇവിടെ എന്താണ് ഇങ്ങനെ പല കാര്യങ്ങളെ പരസ്പര ബന്ധമില്ലാതെ പറയുന്നത്? എന്തൊക്കെയാണോ തന്റെ അനുഭവത്തിന് വിഷയമായി വരുന്നത്, ബാഹ്യമായ പ്രപഞ്ചത്തെ കാണുമ്പോൾ അത് അവ്യവസ്ഥിതമായി ഏതും തന്റെ അനുഭവത്തിന് വിഷയമായി വരാം, തന്റെ ചിന്തയ്ക്ക് വിഷയമായി വരാം, അതിനെ എല്ലാത്തിനെയും പ്രകടിപ്പിക്കുകയാണ് ആത്മനിഷ്ഠമായിട്ട്. ഈ ആവിർഭാവത്തിലോ ഭാവങ്ങളെല്ലാം, ഉത്പത്തിസ്ഥിതി ലയങ്ങളെല്ലാം തന്നെ തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മദഹ അന്നം, ഈ ശരീരം അല്ലെങ്കിൽ അന്നം സർവ്വത്തിൽ നിന്നാണ്. ഇത്യവമാദിപ്രകാരേഹി വിസ്താരം യഥാ പശ്യതി. ഈ വിസ്താരത്തെ, പ്രപഞ്ച വിസ്താരത്തെ, നേരത്തെ പറഞ്ഞല്ലോ ആ ധർമ്മധർമ്മിഭാവത്തെ വിട്ടിട്ട് ആത്മനിഷ്ഠമായി എപ്പോഴാണോ കാണുന്നത്, ബ്രഹ്മസമ്പദ്ധ്യതേ അവൻ ബ്രഹ്മമായി തന്നെ തീരുന്നു. സദാ തസ്മിൻ കാലേ എന്നുവെച്ചാൽ അവൻ മുക്തിയെ പ്രാപിക്കുന്നു. ആ മോക്ഷത്തെ ആ പ്രപഞ്ചാനുഭവത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് തത്വജ്ഞന്റെ പ്രപഞ്ചാനുഭവത്തിന്റെ ആധാരത്തിൽ ആ മോക്ഷപദവിയെ ഇവിടെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. യദാ ഭൂതപൃഥഗ്ഭാവം ഏകസ്ഥം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായം അമ്പ്യ ശരീരസ്ഥോപി കൗന്ദേയ നകരോതി നിപ്യതേ തത് യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമമ്രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച വിദുര്യാന്തി തേ പരം. ശാന്തി ശാന്തി ശാന്തി.